അല്ലാതെ ഭക്ഷണത്തിന്റെ ക്വാളിറ്റി അനുസരിച്ചിട്ടില്ല. ക്വാളിറ്റി നല്ല ഭക്ഷണം എല്ലാത്തിലും കാണും. അത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അപ്പോൾ ഇതൊരു എന്താണ് അനുകമ്പ എന്ന് പറയുന്നത് മനുഷ്യന്റെ ഒരു തിരിച്ചറിവാണ്, ഒരു വിവേകമാണ്. അത് വെറും വൈകാരികതയല്ല, ഒരു വിവേകം. എന്നെപ്പോലെ തന്നെയാണ് ഹിംസ മറ്റ് ജീവികൾക്കും അഹിതമാണ്, അതുകൊണ്ട് എന്നെ കൊല്ലുന്നത് എനിക്ക് ഇഷ്ടമില്ല, കൊല്ലുന്നത് തങ്കൽ വരിൽ പ്രിയമാ പ്രിയമാമല്ല പ്രിയമായതല്ല. ഈ ഒരു കാഴ്ചപ്പാടാണ് ഗുരുവിൻ്റെ അഹിംസാ സിദ്ധാന്തത്തിൻ്റെ അടിസ്ഥാനം. എന്നാൽ ഭക്ഷണത്തിൻ്റെ ഗുണദോഷങ്ങളല്ല അത് തിരിച്ചറിയുന്നു. മറ്റേ ആ ഭക്ഷണത്തിൻ്റെ ഗുണദോഷങ്ങൾ വരുന്നിടത്ത്, അങ്ങനെ ചിന്തിക്കുന്നിടത്താണ് അയിത്തം പോലെയുള്ള മറ്റ് വിചാരങ്ങളൊക്കെ വരുന്ന അവിടെയാണ്. ഇവിടെ കൊല്ലരുതെന്നുള്ളതാണ്. അപ്പൊ അങ്ങനെ ഒരു വിവേകം മനുഷ്യനുണ്ടെങ്കിൽ കൊല്ലാതെ കൊന്ന് തിന്നാതെ ജീവിക്കാം. ആ ഒരു അതേ ഉള്ളൂ അതിനടിസ്ഥാനമായിട്ട്, വേറൊന്നുമില്ല. അപ്പം മനുഷ്യൻ്റെ ആരോഗ്യമോ ഭക്ഷണത്തിൻ്റെ ക്വാണ്ടിറ്റിയോ ഭക്ഷണത്തിൻ്റെ അവൈലബിലിറ്റിയോ ഒന്നും അതിന് വിഷയമല്ല. ആൾക്കാർ ചോദിക്കും, നിങ്ങൾ സസ്യങ്ങളില്ലാത്ത ഒരു സ്ഥലത്ത് പോയാൽ പിന്നെ എന്ത് ചെയ്യും, ധ്രുവ പ്രദേശത്തിൽ പോയാൽ എന്ത് ചെയ്യും, അവിടെ സസ്യമില്ലല്ലോ, നിങ്ങൾക്ക് പ്രാണി കൊന്നല്ലേ കഴിക്കാൻ പറ്റൂ. അല്ലാന്നാര് പറഞ്ഞു, അവിടെ മനുഷ്യന് അതിജീവനമാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ളത്. അവിടെ ചെന്നാൽ അങ്ങനെ ജീവിക്കാൻ പറ്റും, അവിടെ ഇത് ചിന്തിക്കാൻ പറ്റില്ല. അവിടെ നമുക്ക് വിവിധ തെരഞ്ഞെടുപ്പുകൾ സാധ്യമല്ലാത്ത സാഹചര്യങ്ങളാണ്. പക്ഷെ ഇവിടെ അങ്ങനെയല്ല, വിവിധ തെരഞ്ഞെടുപ്പുകളും മനുഷ്യന് സാധ്യമാണ്. എന്ത് ഒഴിവാക്കാം, എന്ത് തിരഞ്ഞെടുക്കാമെന്ന് അവനവന് ചിന്തിക്കാം, സ്വാതന്ത്ര്യമുണ്ട്. അപ്പൊ ഈ തെരഞ്ഞെടുപ്പുകൾ വരുന്നിടത്തെല്ലാം അങ്ങനെ പറയാൻ പറ്റും. എന്താണോ ഏറ്റവും അനുയോജ്യമായത് തിരഞ്ഞെടുക്കുക എന്നുള്ളതാണ്, എവിടെ വന്നാലും. അല്ലാതെ ഏറ്റവും നല്ലത് അങ്ങനെയൊന്നും നമുക്ക് ഒരിക്കലും തിരഞ്ഞെടുക്കാൻ ജീവിതത്തിൽ പറ്റത്തില്ല. ഇപ്പോ രണ്ട് പാർട്ടിക്കാർ ഇലക്ഷൻ നയിക്കുന്നു, ഇടതുപക്ഷവും വലതുപക്ഷവും. ഇല്ല, ആരെ തിരഞ്ഞെടുക്കുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ രണ്ടു കൂട്ടരും അഴിമതി നടത്തുന്നവരാണ്, രണ്ടു കൂട്ടരും സ്വജനപക്ഷപാതത്തിലുള്ളവരാണ്, രണ്ടു കൂട്ടരും അക്രമം നടത്തുന്നവരാണ്, എല്ലാമാണ്. പക്ഷേ നമ്മൾ ഭരിക്കുക ആൾ വേണം. അപ്പോൾ ഏറ്റവും നല്ലതിനെ തിരഞ്ഞെടുക്കാൻ നമുക്ക് സാധിക്കില്ല, അത് അസാധ്യമാണ്. പിന്നെ നമ്മൾ എന്ത് ചെയ്യും, തരഞ്ഞപ്പെടുത്തും. ഈ രണ്ടിലേതാണ് മെച്ചം, അങ്ങനെയാണ് എപ്പോഴും തിരഞ്ഞെടുപ്പ് നമ്മൾ നടത്തുന്നത്. അത് ഏറ്റവും നല്ലതായതുകൊണ്ടല്ല, അങ്ങനെ ഒന്നും തിരഞ്ഞെടുക്കാൻ പറ്റില്ല. മനുഷ്യന്റെ ജീവിതത്തിൽ ഒന്നും ഒരിടത്തും അത് സാധ്യമാകുന്ന കാര്യമല്ല. നിങ്ങൾ പച്ചക്കറി വാങ്ങിക്കാൻ പോകുന്നു, അവിടെ ചെല്ലുമ്പോഴത്തേക്ക് ഒരു കൊട്ട തക്കാളി ഇരിക്കുന്നു, അതുപോലെ കേടുള്ളത് കാണും, നല്ലത് കാണും, അഴുകിയത് കാണും, എല്ലാം കാണും. അപ്പോൾ അതിൽ ആ ഉള്ളതിൽ കുറച്ച് നല്ലത്, അധികം കേടില്ലാത്ത, അങ്ങനെ നമുക്ക് തിരഞ്ഞെടുപ്പ് സാധ്യമാകും. എല്ലാ തിരഞ്ഞെടുപ്പുകളും അങ്ങനെയാണ് ജീവിതത്തിൽ. ഏറ്റവും നല്ലത് അങ്ങനെ ഒരു തിരഞ്ഞെടുപ്പ് നമ്മുടെ ജീവിതത്തിൽ ഒരിക്കലും സംഭവിക്കാനുള്ള സാധ്യതയില്ല. കാരണം ലോകം ഇങ്ങനെ മിശ്രമായി കിടക്കുകയാണ്, നമ്മുടെ മുമ്പിലുള്ള എല്ലാ കാര്യവും. അപ്പോൾ കുറച്ച് മെച്ചപ്പെട്ട കേടാകാത്ത തക്കാളി നമ്മൾ തിരഞ്ഞെടുക്കും, അതേ അതിനർത്ഥമുള്ളൂ. അത് മുട്ടാത്തർക്കങ്ങൾ കൊണ്ട് അത് കാര്യമില്ല. നമ്മൾ സാധാരണ പറയാറില്ലേ, തമ്മിൽ ഭേദം തൊമ്മൻ എന്നൊക്കെ പറയാറില്ലേ. നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും അങ്ങനെയാണ് നമ്മൾ കാര്യങ്ങളെ തിരഞ്ഞെടുക്കുന്നത്. അല്ലാതെ ഇപ്പോൾ അഴിമതി, ഇപ്പോൾ ഭരിക്കുന്നവരഴിമതി നടത്തുന്നു, ശരി, അവരെ പരാജയപ്പെടുത്തി പുതിയൊരു സർക്കാരിനെ കൊണ്ടുവരും. അപ്പോൾ ഈ രണ്ടാമത്തെ സർക്കാരും കുറച്ച് കഴിഞ്ഞപ്പോൾ അവരും അഴിമതി തുടങ്ങി. അപ്പോൾ ചോദിക്കും, എന്താ നിങ്ങൾ അഴിമതിക്കെതിരായി സമരം നടത്തിയില്ലേ, എന്നിട്ടെന്താ ഇപ്പം നിങ്ങൾ തിരഞ്ഞെടുത്ത സർക്കാരും അഴിമതി കാണിക്കുന്നില്ലേ എന്ന് ചോദിച്ചാൽ, അവിടെ ആ തിരഞ്ഞെടുപ്പിൻ്റെ സമയത്ത് നമുക്ക് തമ്മിൽ ഭേദപ്പെട്ടതേ തിരഞ്ഞെടുക്കാൻ സാധ്യമാവും. നമുക്ക് സാധ്യമായ കാര്യമല്ലേ ചെയ്യാൻ പറ്റും. അസാധ്യമായ നമുക്ക് ചെയ്യാൻ പറ്റില്ലല്ലോ. അപ്പൊ സാധ്യമായത് അതായിരുന്നു ചെയ്തു. അങ്ങനെ അവരെ അധികാരത്തിൽ കൊണ്ടുവരുമ്പോൾ കുറച്ച് കഴിയുമ്പോൾ അവരതി അഴിമതി നടത്തിയ വീണ്ടും അവരെ കളഞ്ഞിട്ട് മറ്റവരെ എടുക്കും. അഴിമതി നടത്തുന്നുണ്ടെങ്കിൽ കൂടുതൽ കാലം ചെയ്യണ്ട, കുറച്ച് കാലം മതി. അപ്പോൾ തെരഞ്ഞെടുപ്പുകളിൽ എപ്പോഴും തമ്മിൽ ഭേദം തോന്നും. അങ്ങനെ ഒരു കാര്യത്തിലല്ല, ജീവിതത്തിൽ ഏത് കാര്യമായാലും അങ്ങനെ നമുക്ക് സാധ്യമാകും. ഇപ്പൊ ഞാൻ ഈ പറയുന്നത് ശ്രദ്ധിക്കുക, ഇവിടെ ഇരുന്നു കൊണ്ട് സ്വപ്നം കാണരുത്. ഞാൻ പറയുന്ന കാര്യം മനസ്സിലാക്കും. അനുകമ്പയെ കുറിച്ച് അല്ലല്ലോ പറയും, ഒന്ന് പറയും വേറൊന്ന് ചിന്തിച്ചുകൊണ്ടിരിക്കും. എന്ത് വിഷയമാണ് പറയുന്നതെന്ന് അത് മനസ്സിലാക്കുക. ഈ 12 വർഷം ബ്രഹ്മവിദ്യാലയത്തിൽ പഠിച്ചെന്ന് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. ഇങ്ങനെ പറയുമ്പോൾ വേറെ എന്തെങ്കിലും ആലോചിച്ചുകൊണ്ടിരിക്കും. പറയുന്ന കാര്യം മനസ്സിലാക്കുക. അപ്പൊ അങ്ങനെ വരുമ്പോൾ ഹിംസയുടെ അഹിംസയുടെയും കാര്യം വരുന്നു. അപ്പൊ ഗുരു പറഞ്ഞിരിക്കുന്നത് എന്താണ്? അഹിംസ സ്വീകരിക്കുക. അപ്പൊ ചോദിക്കുക, അങ്ങനെ അഹിംസ സാധ്യമാകും, നിങ്ങൾ പ്രാണികളെ ഒന്നും ഹിംസിക്കണ്ടെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ നേരെ ചോദിച്ചതാണ്. സസ്യങ്ങളെ ഹിംസിക്കുന്നില്ലേ? അപ്പൊ അവിടെ നമ്മുടെ മുമ്പ് വരുന്ന ഒരു തിരഞ്ഞെടുപ്പാണ്. സസ്യങ്ങളുടെ ഹിംസ ഹിംസ തന്നെ, പ്രാണികളെ കൊല്ലുന്നതും ഹിംസ തന്നെയാണ്. ഇതിൽ ഏത് അഹിംസ നമുക്ക് സ്വീകരിക്കാം? അതേ നമ്മുടെ മുമ്പിലുള്ളൂ. അപ്പൊ അതിലേറ്റവും നല്ല ഏത് അഹിംസയാണ്? പ്രാണികളെ കൊല്ലാതിരിക്കുക എന്നുള്ള അഹിംസ നമ്മൾ സ്വീകരിക്കുന്നു, മറ്റവിടെ ഇരിക്കുകയാണ്. കാരണം എന്തുകൊണ്ട്? മനുഷ്യന്റെ ജീവിതത്തിൽ ഇത്തരം തിരഞ്ഞെടുപ്പുകളെ അവന് സാധ്യമാകും ജീവിക്കുന്നിടത്തോളം കാലം. അതാണ് ഏറ്റവും അനുയോജ്യമായതെന്ന് അവൻ തീരുമാനിച്ചിട്ടല്ല, തമ്മിലുള്ളതിൽ ഭേദപ്പെട്ട ഏതോ അത് സ്വീകരിക്കുന്നു. ശരി, നിങ്ങൾ ധ്രുവ പ്രദേശത്ത് പോയി, അവിടെ ചെല്ലുമ്പോൾ എന്താണ്? നമുക്ക് തിരഞ്ഞെടുപ്പില്ല, തിരഞ്ഞെടുക്കാൻ നമ്മുടെ മുമ്പിൽ ഒന്നുമില്ല. അതായത് സസ്യം, സസ്യാഹാരം, മാംസാഹാരം, അങ്ങനെ ഒരു തിരഞ്ഞെടുപ്പ് അവിടെ ഇല്ല. തിരഞ്ഞെടുപ്പില്ലാത്ത സ്ഥലത്ത് പിന്നെ ആ ഒരു പ്രശ്നമേ ഉദിക്കുന്നില്ല. അവിടെ പിന്നെ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ മുമ്പിൽ ഒരു വിഷയമേ ഉള്ളൂ. എന്താണ്? അതിജീവിക്കുക. എങ്ങനെ അതിജീവിക്കണം? മനുഷ്യൻ ജീവിച്ചിരുന്നാലേ ഇതൊക്കെ ചിന്തിക്കാൻ പറ്റും. നിങ്ങൾക്ക് അഹിംസ പാലിക്കണമെങ്കിൽ ആദ്യം എന്ത് വേണം? നിങ്ങൾ നിങ്ങളെ ഹിംസിക്കാതിരിക്കണം. തന്നെ തന്നെ താൻ ഹിംസിച്ചു കഴിഞ്ഞാൽ പിന്നെ തനിക്ക് അഹിംസ പാലിക്കാൻ പറ്റും. ഇപ്പൊ നിങ്ങൾ ധ്രുവ പ്രദേശത്ത് പോയി, അവിടെ ചെന്നപ്പോൾ അവിടെ കാണുന്ന എന്താണ്? അവിടെ മാംസമേ ഉള്ളൂ, അല്ലെങ്കിൽ മത്സ്യമേ ഉള്ളൂ. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുന്നു? നിങ്ങളെ തന്നെ ഹിംസിക്കുന്നു. ശരി, നിങ്ങൾ നിങ്ങളെ ഹിംസിച്ചെന്ന് വെച്ചാൽ അത് ഭക്ഷിക്കുന്നില്ല, ഭക്ഷിക്കില്ലെങ്കിൽ പട്ടിണി കിടന്ന് ചാവും. അപ്പൊ നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിൽ പിന്നെ ഇവിടെ അഹിംസ, നിങ്ങൾക്ക് ജീവിതമേ ഇല്ലല്ലോ. ജീവിതമില്ലാത്തടത്ത് പിന്നെ നിങ്ങൾക്ക് അഹിംസയെക്കുറിച്ച് ചിന്തിക്കാനുള്ള യാതൊരു അവകാശവും അവിടെ ഇല്ല. അപ്പൊ നമ്മൾ ജീവിച്ചുകൊണ്ട് വേണം ഇതൊക്കെ പാലിക്കാൻ. അല്ല, മരിച്ചിട്ടല്ല, മരിച്ചാൽ പിന്നെ നമുക്കൊന്നും അറിയത്തില്ല എന്താ സംഭവിക്കുന്നത്. മരണമെന്ന് പറയുന്നത് ഇപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം അത് കേവലം ഒരു ശൂന്യത മാത്രമാണ്, ഒന്നും നമുക്കറിയത്തില്ല. അവർ യാഥാർത്ഥ്യമാണെന്നറിയാം, എന്നല്ലെങ്കിൽ നാളെ സംഭവിക്കും, അത്രേ അതിനെ കുറിച്ച് നമുക്കറിവുള്ളൂ. ബാക്കിയെല്ലാം കേട്ടറിവുകളാണ്, വിശ്വാസങ്ങളാണ്. അപ്പൊ അവിടെ ചെല്ലുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു? നമ്മളവിടെ ജീവിക്കുന്നു. അവിടെ നമുക്ക് തിരഞ്ഞെടുപ്പ് സാധ്യമല്ല. തിരഞ്ഞെടുക്കാൻ നമ്മുടെ മുമ്പിൽ ഒന്നുമില്ലെങ്കിൽ പിന്നെ നമ്മൾ അതിജീവനം, അത് മാത്രമേ നമുക്ക് ശ്രദ്ധിക്കാൻ പറ്റൂ. അതുകൊണ്ട് അതൊക്കെ മുട്ടാത്തർക്കമാണ്. ഇതാണ് ഒരാൾക്ക് ഈ അമിസാവൃതത്തെ പരാജയപ്പെടുത്തണം, അതിനുവേണ്ടി അയാൾ ഉന്നയിക്കുന്ന തർക്കങ്ങളാണ്. പലയിടത്തും നമ്മുടെ പ്രശ്നങ്ങൾക്ക് തർക്കവും പരിഹാരമല്ല. തർക്കം എന്ന് പറയുന്നത് അങ്ങനെ താർക്കികമായി തന്നെ നിൽക്കും. തർക്കം എന്നും തർക്കമായിട്ട് തന്നെ നിൽക്കും. അതിനൊരു പരിഹാരം ഇല്ലാതെ അങ്ങനെ എനിക്ക് അതുകൊണ്ട് പ്രയോജനമൊന്നുമില്ല. അപ്പം നമ്മളെ സംബന്ധിച്ചിടത്തോളം അഹിംസാവ്രതം എന്ന് പറയുന്നത് ജീവിതത്തെ ജീവിച്ചിരിക്കുമ്പോൾ അതെങ്ങനെ പാലിക്കാന്നുള്ളതിനെ കുറിച്ച് നമ്മൾ ചോദിക്കുന്നു. അങ്ങനെ ഒരു നമ്മുടെ സാഹചര്യങ്ങളിൽ നിന്ന് നമ്മൾ അഹിംസയെ എങ്ങനെ തിരഞ്ഞെടുക്കും എന്നുള്ളതാണ്. അതിൽ ബെസ്റ്റ് ഓപ്ഷൻ അതാണ് നമുക്ക് എന്ന് പറയുന്നത്. നമ്മുടെ മുമ്പിലുള്ളതിൽ നല്ലത് എന്നേ അതിനർത്ഥമുള്ളൂ, അല്ലാതെ അങ്ങേയറ്റം നല്ലതെന്ന് അതിനർത്ഥമില്ല. നമ്മുടെ മുമ്പിലുള്ളതിൽ നല്ല ഏതാണ്? നമ്മൾ പ്രാണികളെ കൊന്ന് തിന്നുന്നില്ല. ഇതാണ് അഹിംസയെ സംബന്ധിച്ച് വരുന്ന ഒരു അടിസ്ഥാനപരമായ തത്വം. ഈ തത്വത്തിൽ നിന്നുകൊണ്ടാണ് ഇതൊക്കെ പറയുന്നത്. അപ്പോൾ ഇത് നമ്മുടെ ജീവിതത്തിൽ പാലിക്കാവുന്ന ഒരു കാര്യം. ഇതിനെ കുതർക്കങ്ങൾ കൊണ്ടൊരാൾ നേരിടാൻ വന്നു കഴിഞ്ഞാൽ അയാളുടെ താല്പര്യം, അയാളുടെ ലക്ഷ്യം എന്ന് പറയുന്നത് എന്താണ്? അഹിംസ ഏതെങ്കിലും തരത്തിൽ സപ്പോർട്ട് ചെയ്യുകയല്ല, മറിച്ച് ഹിംസയാണ് അയാളുടെ താല്പര്യം. ഹിംസയാണ് ഒരാളുടെ താല്പര്യമെങ്കിൽ അയാൾക്ക് ഹിംസയ്ക്ക് അനുകൂലമായി കുതർക്കങ്ങൾ കൊണ്ടുവരാം. ഇത് അങ്ങനെയല്ല. ആദ്യം ആ വ്യക്തിയുടെ താല്പര്യം എന്തെന്ന് നോക്കണം. നിങ്ങൾക്ക് അഹിംസയോട് താല്പര്യമുണ്ടോ? ഉണ്ടെങ്കിൽ ഇതല്ലാതെ നമ്മുടെ മുമ്പിൽ വേറെ വഴിയില്ല. അങ്ങനെ അഹിംസയെ സ്വീകരിക്കുക. അതുകൊണ്ട് നമ്മൾ ഏറ്റവും മെച്ചമായതിനെ തിരഞ്ഞെടുക്കുന്നു. എന്തിനു വേണ്ടി? ഈ അഹിംസയെ ജീവിതത്തിൽ നിലനിർത്താൻ വേണ്ടി. അപ്പോൾ നമുക്ക് ഏറ്റവും അനുകൂലമായി തോന്നുന്നു, ഏറ്റവും മെച്ചപ്പെട്ടതായി തോന്നുന്നത് അങ്ങേയറ്റത്തെയല്ല, ഈ രണ്ടെണ്ണത്തിൽ മെച്ചം. ഏറ്റവും മെച്ചമെന്ന് പറഞ്ഞാൽ അങ്ങേയറ്റത്തെ ഒന്ന് അൾട്ടിമേറ്റ് എന്നുള്ള അർത്ഥം എടുക്കരുത്. അത് സാധ്യമല്ല. നമുക്ക് പറ്റിയത് എന്താണ്? പ്രാണികളെ ഹിംസിക്കാതെ ജീവിക്കുക. അത് അഹിംസയുടെ ഇതിലാണല്ല, ഭക്ഷണത്തിൻ്റെ ക്വാളിറ്റി അനുസരിച്ച് അല്ല. ഭക്ഷണത്തിൽ അതിൻ്റെ ക്വാളിറ്റി എന്ന് പറയുന്നത് ഭക്ഷണത്തിൻ്റെ ഘടകങ്ങൾ പരിശോധിച്ച് നോക്കിയാണ് നമ്മൾ തീരുമാനിക്കുന്നത്. അതെല്ലാത്തിനും കാണും. അതാണ് പറഞ്ഞത്. അതുകൊണ്ട് ഇതൊരു തിരഞ്ഞെടുപ്പാണ്, ഭേദപ്പെട്ട ഒരു തിരഞ്ഞെടുപ്പെന്ന് മാത്രമേ ഇതിനെ നമ്മൾ പ്രായോഗികമായി മനസ്സിലാക്കാവൂ. പക്ഷേ ഗുരുവിനൊരു താല്പര്യമുണ്ട്. എന്താണ് ഗുരു പറയുന്നത്? ഗുരു വളരെ ആത്മവിശ്വാസത്തോടുകൂടി പറയുന്നത് എന്താണ്? ഈ ലോകം മനുഷ്യർ അഹിംസയിൽ എത്തിച്ചേരണമെന്നുള്ള. മനുഷ്യരവിടെ എത്തിച്ചേരണം എന്നാണ്. അപ്പോൾ മനുഷ്യ സമൂഹം അതി എത്തിച്ചേരണം എന്നുള്ളതാണ്. അല്ലാതെ ഇന്ന് തൽക്കാലത്തെ വിഷയമല്ല പറയുന്നത്. അപ്പം അങ്ങനെ ഒരു അഹിംസ എന്ന് പറയുന്ന ലക്ഷ്യത്തിൽ എത്തിച്ചേരണമെങ്കിൽ പ്രായോഗികമായി പല കടമ്പകളെയും കടന്ന് കടന്ന് കടന്ന് മുമ്പോട്ട് പോകേണ്ടി വരും. അതിലേറ്റവും പ്രധാനമായി വരുന്ന ഒന്നാണ് മനുഷ്യന് മാംസഭക്ഷണത്തിനോടുള്ള ആർത്തി, രുചി. അത് സസ്യഭക്ഷണം ശീലിക്കുന്നവർക്ക് പോലും അതിനോട് ആഗ്രഹം കാണും. നിങ്ങളിപ്പോൾ ആശ്രമത്തിൽ താമസിക്കുന്നത് സസ്യാഹാരമാണ്. നിങ്ങൾ സസ്യാഹാരമായിരിക്കുന്നത് മാംസഭക്ഷണത്തിനോടുള്ള ആഗ്രഹത്തെ ഉള്ളിൽ അമർത്തി വച്ചിട്ടാണ്. അത് ഉള്ളിൽ അടക്കി വച്ചിട്ടാണ്. മിക്കവാറും അങ്ങനെയായിരിക്കും, അങ്ങനെ അല്ലാത്തവരും. അങ്ങനെ അടക്കി വച്ചിട്ട് ജീവിക്കുമ്പോൾ എന്ത് ചെയ്യും? ഇടയ്ക്ക് ഒരു ദിവസം വീട്ടിൽ പോകുമ്പോൾ അവിടെ ശകലം മത്സ്യം വറുത്ത് കരുകയോ കറിവെച്ച് കഴിയുകയോ വെച്ചതായി. ഒരു ദിവസത്തേക്കല്ലേ ഉള്ളൂ, കഴിക്കാൻ കുഴപ്പമില്ല. ആശ്രമത്തിൽ പോകുമ്പോൾ കഴിക്കാതിരുന്നാൽ മതിയെന്ന് പറഞ്ഞാൽ നമ്മളെന്ത് ചെയ്യും? എന്തായിരുന്നു ഞാൻ പറഞ്ഞു കേട്ടില്ല? എന്ത് എന്ത് ചെയ്യുന്ന ചോദിച്ചു. ഇപ്പൊ വീട്ടിൽ പോയാലോ? അതിപ്പം കഴിച്ചിട്ട് മൂന്നാല് ദിവസമല്ലേ ആയുള്ളൂ. ഇപ്പോഴത്തെ കാര്യം ഞാൻ പറയുകയാണ്. അങ്ങനെ പെട്ടെന്നൊന്നും റിജക്റ്റ് ഒന്നും ചെയ്യത്തില്ല, റിജക്റ്റ് ഒരിക്കലും ചെയ്യത്തില്ല. കഴിക്കുന്നതൊക്കെ കഴിക്കാം, അങ്ങനെ പെട്ടെന്ന് ശരീരമൊന്നും റിജക്റ്റ് ചെയ്യത്തില്ല. നമ്മുടെ മനസ്സിന്റെ ഒരു മനോഭാവത്തിൽ മാറ്റം വരുമെന്നാണ്. ഇപ്പൊ വീട്ടിൽ ചെന്ന് വറുത്ത് വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യുമെന്നാ ഞാൻ ചോദിച്ചു. ആ വീട്ടിൽ ചെല്ലുമ്പോൾ നമ്മൾ കഴിക്കും. അപ്പോൾ നമ്മളിപ്പോൾ കഴിക്കാതിരിക്കുന്നതെന്ന് പറയുന്നത് എന്താണ്? നമ്മളത് കഴിക്കണ്ട എന്നുള്ള ഒരു ബലപ്രയോഗത്തിലാണ്. അത്തരം ബലപ്രയോഗത്തെക്കുറിച്ചല്ല ഇവിടെ ഗുരു പറയുന്നു. ആ നമ്മള് മാംസം കഴിക്കാതിരിക്കുന്നതിന്റെ പിന്നിൽ നമുക്കൊരു കാഴ്ചപ്പാടുണ്ടാവണം, ഒരവബോധം. അങ്ങനെ ഒരു അവബോധം ഉണ്ടെങ്കിൽ വീട്ടിൽ പോയിട്ട് രണ്ടു ദിവസമായാലും കഴിക്കത്തില്ല. എന്തുകൊണ്ട്? നമുക്ക് അതിനെക്കുറിച്ച് ശരിയായൊരു കാഴ്ചപ്പാടുണ്ട് അല്ലേ. അല്ലേ, നിങ്ങളിപ്പോൾ ഇവിടെ താമസിക്കുമ്പോൾ മോഷ്ടിക്കാൻ പോകുന്നില്ല. നാട്ടിൽ ചെല്ലുമ്പോൾ കൂട്ടുകാരാരെങ്കിലും പറയണം നമുക്ക് അല്ലെ അമ്പലത്തിലെ കാണിക്കപ്പെട്ടി കുത്തിപ്പൊളിക്കാൻ പോകാന്ന് പറഞ്ഞാൽ പോകൂ? സാഹചര്യത്തിൻ്റെ സമ്മർദ്ദം കൊണ്ട് നേരത്തെ പറഞ്ഞോലെ. അപ്പൊ അത് പോകത്തില്ല. എന്തുകൊണ്ട്? അത് നമ്മൾ വേണ്ടാന്ന് വെച്ചിരിക്കുന്ന കാര്യമാണ്. അപ്പൊ അത് എന്തുകൊണ്ട് നമ്മളത് ചെയ്യുന്നില്ല? നമ്മുടെ ഒരു അവബോധമാണ് അത്, അത് ചെയ്യാൻ പാടില്ല. അപ്പൊ അതുപോലെ ഒരു അവബോധം ഇതിലും വരണം. അതായത് മാംസഭക്ഷണത്തിൽ വന്നു കഴിഞ്ഞാൽ നമ്മൾ ഒരു ദിവസമാണെങ്കിലും കഴിക്കത്തില്ല, വേണ്ടാന്ന് വയ്ക്കും. കാരണം നമ്മുടെ ഉള്ളിൽ വരുന്ന ആ കാരുണ്യം എന്ന് പറയുന്ന ജീവാനുകമ്പ എന്ന് പറയുന്ന ഒരു ഒരു വികാരമാണ്. ആ അപ്പോഴാണ് സ്വാമി ചോദിച്ചത് എന്താണ് അനുകമ്പ എന്ന്. അരുളൻപ് അനുകമ്പ മൂന്നിനും പൊരുളൊന്നാണിത്, എല്ലാ ദിവസവും ഇരുന്ന് പാടുന്നതാണ്. എന്നിട്ടാണ് ഇപ്പൊ എന്നോട് ചോദിക്കുന്നത്. എത്രയോ കൊല്ലം, 10-40 കൊല്ലമായി പാടുകയാണ് അരുളൻപ് അനുകമ്പ മൂന്നിനും പൊരുളൊന്നാണ്. ഒരു അതിന്റെ അർത്ഥം അത് തന്നെ. ഞാൻ പറഞ്ഞിട്ടില്ല ചിന്തയില്ലാത്ത അവസ്ഥയെന്നൊന്നും ഞാൻ പറഞ്ഞില്ല. ഞാൻ അവികാരം എന്ന് പറയുന്ന ഒരു വാക്കും പറഞ്ഞില്ല. വികാരം എന്ന് പറഞ്ഞാൽ ചിന്തയില്ലാത്ത അവസ്ഥയെന്ന് പറഞ്ഞിട്ടില്ല. വെറുതെ എന്റെ പേരിൽ ആരോപണങ്ങളും പറയുന്നത് ശ്രദ്ധിച്ചു കേട്ടിരിക്കുക. അതിവൈകാരികത എന്ന് പറഞ്ഞാ എന്നറിയാം. അതിവൈകാരികത, പെട്ടെന്ന് വികാരാവേശം വരിക, ആവേശം കൊണ്ട് തുള്ളിച്ചാടുക, ചാടിക്കേറുക, ബഹളം ഉണ്ടാക്കുക, ഇതൊക്കെയാണ് അതിവൈകാരികത. നമ്മുടെ വികാരങ്ങളെ നമുക്ക് നിയന്ത്രിക്കാൻ പലപ്പോഴും എല്ലാവർക്കും സംഭവിക്കാറുണ്ട്. പക്ഷെ നമുക്കൊക്കെ അത് അല്പസമയത്തേക്കേ വരത്തുള്ളൂ. ഇത് ജീവിതം തന്നെ അതിവൈകാരികതയിൽ പോകും. എല്ലാം ഒരു എപ്പോഴും ഒരു ഓളം പെട്ടലുള്ളിൽ നടന്നുകൊണ്ടേ. അല്ല, നമ്മൾ നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ പരസ്പരമുള്ള പെരുമാറ്റത്തിൽ ചില സമയം നമ്മൾ കൺട്രോള് വിട്ടു പോകാറുണ്ട്. എല്ലാവർക്കും ദിവസം സംഭവിക്കാറുണ്ട്. അതല്ല, ജീവിതം തന്നെ അങ്ങനെ പോവുക എന്ന് പറയും. ഒരു വികാരത്തളിച്ച് ജീവിതത്തെ മുമ്പോട്ട് കൊണ്ടുപോവുക. വൈകാരികമായി തന്നെ എല്ലാ കാര്യങ്ങളോടും പ്രതികരിക്കുക, തീരുമാനങ്ങളെടുക്കുക, വിവേകം ഒട്ടും പ്രയോഗിക്കാതിരിക്കുക. എന്തും കണ്ടു കഴിഞ്ഞാൽ അത് കാണുമ്പോൾ അത് പകച്ചു നിൽക്കുക, ഒന്നിനെ കുറിച്ചും വീണ്ടും വിചാരമില്ലാതെ തീരുമാനങ്ങളെടുക്കുക, അതൊക്കെയാണ് അതിവൈകാരികത എന്ന് പറയുന്നത്. അത് നമ്മുടെ തന്നെ മനസ്സെങ്ങനെ പ്രവർത്തിക്കുന്നു എന്ന് ചിന്തിച്ചാൽ. അപ്പൊ അതാണ് ഈ പറഞ്ഞത്. എന്താണ് ഗുരുവിന്റെ ആ, അത് നമ്മളെ ഒരു തെരഞ്ഞെടുപ്പായിരിക്കണം. അഹിംസ എന്ന് പറയുന്ന ഒരു കാഴ്ചപ്പാട് ഇങ്ങനെ ഗുരു പറയുന്നു, അത് മനസ്സിലാക്കി ഭാവിയിൽ സമൂഹം അവിടെ എത്തിച്ചേരണം. അതിൽ വരുന്ന ഒരു പ്രശ്നത്തെ കുറിച്ചാണ് ഞാൻ പറഞ്ഞത്. എന്താണോ ഇപ്പൊ പറഞ്ഞത്, പൂർവാപര ബന്ധം വേണം. പറഞ്ഞുകൊണ്ടിരിക്കുന്നതിനെ കണക്ഷൻ വിട്ടു പോകരുത്. ഈ മനുഷ്യ സമൂഹം അഹിംസയിലേക്ക് പോകണമെന്നാണ് ഗുരുവിന്റെ ആഗ്രഹം. പക്ഷെ അതിന് വരുന്ന തടസ്സം എന്താണെന്ന് ഞാൻ പറഞ്ഞു. എന്താണ്? അതിന് എന്താ തടസ്സം? ഞാൻ പറഞ്ഞതാണിപ്പോ, നിങ്ങൾ ശ്രദ്ധിക്കുന്നില്ല, കോൺസെൻട്രേഷൻ ഇല്ല. അതായത് മാംസഭക്ഷണത്തോട് മനുഷ്യന് വരുന്ന ആർത്തി ആഗ്രഹം ഉണ്ടാവുക, മാംസം ഭക്ഷിക്കുന്നതിനുള്ള ആഗ്രഹം വരുന്നു. അപ്പോൾ നമുക്കെന്താണ്, കൊന്നല്ലേ കഴിക്കാൻ പറ്റൂ? അപ്പം അതിന് പ്രായോഗികമായി എന്താ പരിഹാരം എന്ന് വെച്ച് കഴിഞ്ഞാൽ, അതിനിപ്പോൾ ആൾക്കാർ പറയുന്നു നിങ്ങൾക്ക് മാംസം ഭക്ഷിക്കാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ കൃത്രിമമായി മാംസം ഉണ്ടാക്കുക, ജീവികളെ കൊല്ലാതെ അത് സാധിക്കും, കൃത്രിമ മാംസം. അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്ക് ഈ എന്താണോ മില്യൺ ആയിട്ടുള്ള ഈ കൊലകൾ, ആടിനെയും കോഴിയും മില്യൺ ബില്യനൊക്കെയാണ് കൊല്ലുന്നത്, കോടി 100 കോടിക്കണക്കിനാണ് കൊല്ലുന്നത്. അതൊഴിവാക്കാം. അങ്ങനെ പറയും. അപ്പോ അങ്ങനെ അത് ഒഴിവാക്കാമെങ്കിൽ എന്താ പ്രയോജനം എന്ന് വെച്ചാൽ അതിനെ ഉൽപ്പാദിപ്പിക്കാതിരിക്കാം, അതിനെ ഉൽപ്പാദിപ്പിക്കുന്ന ചെലവ് കുറയ്ക്കാം. അപ്പോൾ ആ സാമ്പത്തികം അത് ലാഭിക്കാം, മനുഷ്യന്റെ മറ്റ് ക്ഷേമ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി അതൊക്കെ ഉപയോഗിക്കാം. അതിനെക്കുറിച്ച് ചിന്തിക്കുന്ന പഠനങ്ങളൊക്കെ ഒരുപാടുണ്ട്. നമ്മളിപ്പോൾ എന്താണ് ബില്യൺസ് ഡോളർ ചെലവാക്കുകയാണ് ഇതിനെയൊക്കെ വളർത്താനും മാംസത്തിന് വേണ്ടി. ഇതെല്ലാം ഒഴിവാക്കാൻ പറ്റും. ആ പണമെല്ലാം നമുക്ക് നല്ല കാര്യങ്ങൾക്ക് ഉപയോഗിക്കാം, മനുഷ്യന്റെ ക്ഷേമത്തിനും. അങ്ങനെയല്ലാതെ സ്വാഭാവികമായ ആവാസ വ്യവസ്ഥയിൽ ജീവിക്കുന്ന ജീവികളുടെ സംരക്ഷണത്തിനൊക്കെ ആ പണം തന്നെ ഉപയോഗിക്കാം. അതുകൊണ്ട് അഹിംസ എന്ന് പറയുന്നത് ഒരു വലിയ ആശയമാണ്. ഗുരു പറയുന്ന ആശയം മനുഷ്യ സമൂഹം മുഴുവൻ കൈക്കൊള്ളേണ്ട ഒരാശയമാണ്. അത് നമ്മൾ അറിയേണ്ടതും പ്രചരിപ്പിക്കേണ്ടതുമായ ഒരാശയമാണ്. പിന്നെന്താണ് പറഞ്ഞത്? പറഞ്ഞെന്ന് വെച്ചാൽ നിങ്ങളെന്ത് മനസ്സിലാക്കിയെന്നറിയാനാ ഞാൻ ചോദിക്കുന്നു. ഞാൻ ഇങ്ങനെ പലതും പറഞ്ഞുകൊണ്ടിരിക്കുന്നു, നിങ്ങളെന്താ മനസ്സിലാക്കുന്നൂടെ ഞാൻ അറിയില്ല. അല്ല, മാംസം തന്നെ കൃത്രിമമായിട്ടുണ്ടാക്കാം. പച്ചക്കറി വേണ്ട, ശരിക്കുള്ള മാംസം ഉണ്ടല്ലോ, റെഡ് മീറ്റ്. ഈ റെഡ് മീറ്റ് എന്ന് പറയുന്നത് തന്നെ എന്ത് ചെയ്യും, കൃത്രിമമായി ലാബിലുണ്ടാക്കിയിടും. പിന്നെന്താ പ്രശ്നം? പിന്നെ അതിനുവേണ്ടി നിങ്ങൾ എന്താണ് പച്ചക്കറി വെച്ചിട്ട് ഇത് മാംസമാണ് എന്ന് പറഞ്ഞ് കഴിക്കേണ്ട ആവശ്യമില്ല. മാംസം തന്നെ കഴിക്കാം പ്രാണികളെ കൊല്ലാതെ. ഗുരുവിന്റെ കാലത്തിലൊന്നും ആ സംവിധാനം ഇല്ലായിരുന്നു. ഇന്ന് ആ സംവിധാനം വളർത്തിക്കൊണ്ടുവരികയാണ്. ആ വിദ്യ മനുഷ്യൻ സ്വായത്തമാകി കഴിഞ്ഞു. അതിനി ചെലവ് പറഞ്ഞ രീതിയിൽ അത് ഉൽപ്പാദിപ്പിച്ചാൽ മാത്രം മതി. അപ്പം മാംസം എന്ന് വെച്ചാൽ ടേസ്റ്റല്ലേ, അതേ ടേസ്റ്റിൽ നിങ്ങൾക്ക് കഴിക്കാം. ആശ്രമത്തിലും അത് വിളമ്പാം, ഒരു കുഴപ്പമില്ല. അപ്പൊ പിന്നെ ഈ ബലപ്രയോഗത്തിന്റെ ആവശ്യമില്ല. ആ തീർച്ചയായിട്ടും ഭക്ഷണ രീതി സാധിക്കുന്നു വെച്ച് കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഒക്കെ ജീനിൽ തന്നെ ഇത് അടങ്ങിയിട്ടുണ്ട്. ചില ചെറിയ കുട്ടികൾ തന്നെ മാംസം ഭക്ഷിക്കത്തില്ല, പക്ഷേ മാതാപിതാക്കൾ എന്ത് ചെയ്യും, അത് കഴിച്ചാലേ ശരിയാകുമെന്ന് പറഞ്ഞ് ചോറിൻ്റെ അകത്ത് മീൻ കഷണങ്ങൾ പൂഴ്ത്തി വെച്ച് അറിയാതെ അവനെ കൊണ്ട് കഴിപ്പിച്ച് വളരെ ബലം പ്രയോഗിച്ച് കഴിപ്പിച്ചു വന്നാൽ കുട്ടികൾ രോഗികളായി മാറും. അവൻ്റെ ജീന് അത് പറ്റിയതല്ല, അവനത് കഴിക്കാൻ പാടുള്ളതല്ല, അവൻ്റെ ജീന് അതിനെ തള്ളിക്കളയാണ്. എന്നിട്ടും അവനെ കൊണ്ട് കഴിപ്പിക്കും, ബോധമുണ്ടാകും. അങ്ങനെ ചെയ്യുന്നവരുണ്ട്. അത് ആ കുട്ടികൾക്ക് രോഗത്തിന് കാരണമായി തീരും, കഴിക്കാൻ പാടില്ല. മാതാപിതാക്കൾ അത് അങ്ങനെ നിർബന്ധിച്ച് കഴിപ്പിക്കും. പിന്നെ നമ്മൾ വളർന്നു വരുന്ന സാഹചര്യം, സാധാരണഗതിയിൽ വീട്ടിൽ സാധാരണ വീടുകളിലൊക്കെ മത്സ്യമാംസങ്ങളൊക്കെ ഉണ്ടാക്കും, നമ്മളത് കഴിച്ചാൽ വളരുന്നത്. പിന്നെ ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്നത് സ്വയം ചിന്തിക്കാൻ പ്രാപ്തിയുള്ള സമയത്താണ്, അപ്പോഴാണ് അത് വേണ്ടെന്ന് വയ്ക്കുന്നത്. അതല്ലേ ഇപ്പൊ പറഞ്ഞത്, അതല്ലേ ഇപ്പൊ പറഞ്ഞത്, സാഹചര്യമാണ്. നമ്മുടെ ജീവിതത്തെ നിയന്ത്രിക്കുന്നതിൽ 50% നമ്മുടെ സാഹചര്യങ്ങളും 50% നമ്മളെ ജീനുകളുമാണ്. ഒരു ആവറേജ് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഏത് സാഹചര്യത്തിൽ ജീവിക്കുന്നു ആ അതനുസരിച്ച് നിങ്ങളുടെ എല്ലാ മാറ്റങ്ങളും സംഭവിക്കും. ആശ്രമങ്ങൾക്ക് വലിയ ഗുണമുണ്ട്. നിങ്ങളൊരാശ്രമത്തിൽ താമസിക്കുമ്പോൾ ആശ്രമത്തിൽ അങ്ങനെ ഒരു സെറ്റപ്പ് ഉണ്ടെങ്കിൽ, അങ്ങനെ ഒരു സംവിധാനം ഉണ്ടെങ്കിൽ അതുകൂടെ വേണം. ആശ്രമം ഒന്ന് പേറ്റ് വിളിച്ചിട്ട് കാര്യമില്ല. മനസ്സിലായോ? ഈ ആശ്രമത്തിൽ അങ്ങനെ ഒരു സെറ്റപ്പ് നമ്മൾ ഉണ്ടാക്കി വെക്കണം. ഇപ്പം നമുക്ക് മത്സ്യമാംസങ്ങൾ ആശ്രമത്തിൽ കൊണ്ടുവരാൻ പാടില്ല, അത് ഉപയോഗിക്കാൻ പാടില്ല എന്നൊരു നിയമം വയ്ക്കുകയും അത് കർശനമാക്കുകയും ചെയ്തു കഴിഞ്ഞാൽ മാത്രമേ അത് അതിന് അനുകൂലമാകും. ഇപ്പൊ ആശ്രമങ്ങളുടെ മത്സ്യമാംസങ്ങൾ കഴിക്കുന്ന ആശ്രമം ഉണ്ടല്ലോ, അതുകൊണ്ട് ആശ്രമം എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഇവിടെ തന്നെ ഈ താഴെ നിന്ന് ഞാൻ കണ്ടെടുത്തിട്ടുണ്ടല്ലോ സാധനം, എവിടെ? ഈ താഴെ, ഈ ബ്രഹ്മവിദ്യാലയത്തിന്റെ താഴത്ത് തന്നെ. അപ്പൊ ഇതൊക്കെ ഇവിടുത്തെ പഴയ ഗാങ് ലീഡേഴ്സ് അവരുപയോഗിച്ചിരുന്നതാണ്. അപ്പൊ അത് ആശ്രമം എന്ന് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. ഞാൻ പരസ്യമായി തന്നെ പറയണം, ഇവിടുത്തെ പഴയ ഗാങ് ലീഡേഴ്സ് ഇതൊക്കെ ഉപയോഗിച്ചിരുന്നു. ഇതിൻ്റെ ഇപ്പോൾ ഉണ്ടോ എന്ന് എനിക്കറിയത്തില്ല. ഞാനിവിടെ വന്നു പോവുകയാണ്. പണ്ട് ഇവിടെ നടന്നിട്ടുള്ളതും ഞാൻ നേരിട്ട് കണ്ടതുമാണ്. അപ്പോൾ ആശ്രമം എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അങ്ങനെയൊക്കെ നിങ്ങൾ ജീവിക്കണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ആ സൗകര്യങ്ങൾ വേണം, മനസ്സിലായോ? അങ്ങനെ മദ്യം ഉപയോഗിക്കുന്നവരുണ്ടെങ്കിൽ ആശ്രമത്തിൽ കൊണ്ടുവന്ന് ഉപയോഗിക്കും. സന്യാസിമാരെ അല്ലാത്തൊരു കാര്യം പറഞ്ഞിട്ട് എന്താ അതുകൂടെ പറയുന്നത്? ആശ്രമത്തിനകത്ത് അങ്ങനെ ഉപയോഗിക്കുന്ന കണ്ടുണ്ടെങ്കിൽ അവർ ആരെങ്കിലും വന്നിട്ട് അങ്ങനെ ഉപയോഗിക്കുകയാണെങ്കിൽ അത് അനുവദിക്കാൻ പാടില്ല. അത് കർശനമായി നിയന്ത്രിക്കണം. അങ്ങനെ പാടില്ല. പുറത്തുനിന്ന് വരുന്ന ആൾക്കാർ ചിലപ്പോൾ ഇതൊക്കെ ശീലിക്കുന്നവർ കാണും. നടപടിയെടുക്കാത്ത കാശുള്ള ആൾക്കാരായിരിക്കും. അത് എന്താണ് ഞാൻ പറയുന്നത്, നീ കൂടുതൽ അങ്ങോട്ട് പോകണ്ട, അവിടെ നിർത്താം. പക്ഷെ പിന്നെ എന്താണ്, ആശ്രമത്തിനകത്ത് അങ്ങനെ പുറത്തുനിന്ന് ആരെങ്കിലും വന്ന് ചിലപ്പോൾ ആൾക്കാർ ഉപയോഗിക്കുക, അത് പറയാൻ പറ്റില്ല. അപ്പോൾ അവരെ വാണിംഗ് കൊടുക്കണം, അത് ആശ്രമത്തിൽ ഇത് പാടില്ല, അത് വാണിംഗ് കൊടുക്കണം. അപ്പോൾ അത് അങ്ങനെ ഒരു സിസ്റ്റം ആശ്രമത്തിൽ ഉണ്ടാക്കി വയ്ക്കണം. അങ്ങനെയുള്ള അവസരങ്ങൾ ഉണ്ടാക്കുക, അവസരങ്ങൾ ഉണ്ടാക്കിയാൽ പിന്നെ സന്യാസിമാർ ഉപയോഗിക്കും. ഇതല്ല, പുറത്തുനിന്ന് വരുന്നവരത് ഉപയോഗിക്കുന്നവരാണ്. അവർ ചിലപ്പോൾ ആശ്രമത്തിൽ വന്നാലും ഉപയോഗിക്കും. അഴീക്കോട് എന്നോട് നേരിട്ട് പറഞ്ഞായിരുന്നേ. അഴീക്കോട് പന്മനാശ്രമത്തിൽ വെച്ച് എന്നോട് നേരിട്ട് പറഞ്ഞാണ്. അപ്പോൾ ഒരുപാട് ആൾക്കാരാകുമ്പോൾ പോയിച്ചു. അപ്പം അത് പറഞ്ഞിട്ട് കാര്യമുണ്ടല്ല. ശിവരിയിലെ സ്വാമിമാരുടെ കാര്യം പറഞ്ഞാണ്. പത്രത്തിലും പറഞ്ഞോ? ഇത് പത്രത്തിൽ പറയേണ്ട കാര്യമില്ല, എന്നോട് നേരിട്ട് പറഞ്ഞു. ഇവിടുത്തെ എന്താ കണാപ്പനായിരുന്നു? അപ്പം എന്തായിരുന്നു ഇവിടുത്തെ? അല്ല, ഈ അഴീക്കോട് ഇവിടെ എന്തോ ആയിരുന്നല്ലോ ഒരിക്കൽ. അതിന്റെ ആ സ്ഥാനത്തിരുന്നപ്പോഴാണ് എന്നോട് ഒന്ന് പറഞ്ഞത്. ആ സ്ഥാനത്തിരിക്കുമ്പം എന്നോട്, ഞാൻ ഇരിക്കുന്നിടത്ത് വന്ന് എന്നോട് സംസാരിച്ചപ്പോൾ പറഞ്ഞാണ് ഈ കാര്യം. പരസ്യമായിട്ട് കേട്ടവരൊന്നും ഉണ്ട്, കേട്ടവർ പലരും എന്നോട് നിരന്തരം ചോദിച്ചിട്ടുണ്ട് അതിനെക്കുറിച്ച്. ഞാൻ പറഞ്ഞു എനിക്കറിയത്തില്ല, അത് കഴിക്കൂടനെ അറിയാവൂ. അങ്ങനെ ഉപയോഗിക്കുന്നതൊന്നും ഞാൻ കണ്ടിട്ടില്ല, ഞാൻ കണ്ടിട്ടില്ല. കാണാത്ത കാര്യം ഞാൻ പറയുന്നത് ശരിയല്ലല്ലോ. പക്ഷേ ചിലരുടെ കട്ടിലിൻ്റെ അടിയിൽ നീളം കുപ്പികൾ ഇരിക്കുന്ന കണ്ടിട്ടുണ്ട്. ഞാൻ ചോദിച്ചിട്ടുണ്ട് ഈ കുപ്പിയിൽ എന്താണെന്ന് പറഞ്ഞത്, ഇത് അരിഷ്ടമാണെന്ന് പറഞ്ഞിട്ടുണ്ട്. എന്താണെന്ന് എനിക്കറിയത്തില്ല. അപ്പോൾ അത് പോട്ടെ, നമ്മളങ്ങോട്ട് പോയ വിഷയന്മാരെ പോകും. അത് ഉപയോഗിക്കാതിരിക്കുക എന്നുള്ള സാഹചര്യം അതിനൊരു ഘടകമാണ്. സാഹചര്യം നമ്മൾ ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ട് ആശ്രമം ആ രീതി ചൊട്ടപ്പെടുത്തി കിടക്കണം. ആശ്രമത്തിൽ അതിനുള്ള അവസരം ഉണ്ടാവും. അത് ഉപയോഗിക്കായിരിക്കും. ആശ്രമത്തിന് ഒരു പെരുമാറ്റച്ചട്ടം ഉണ്ടായിരിക്കും. ഞാൻ എനിക്ക് തോന്നിയതുപോലെ ജീവിക്കുന്ന നീ ആരടാ ചോദിക്കാനൊന്നും ആരും ചോദിക്കാൻ അവസരം ഉണ്ടാവരുത്. എല്ലാവരും ആ പൊതുവായ ധാരണയ്ക്കനുസരിച്ച് പോകാൻ എല്ലാവരും ബാധ്യസ്ഥത. ഓരോരുത്തരും അവനവന്റെ നിയമം കൈ. ഞാൻ പറഞ്ഞില്ലേ, വ്യക്തിക്ക് സ്വാതന്ത്ര്യം വേണം എന്ന് പറയുമ്പോൾ അത് തെറ്റിദ്ധരിക്കരുത്. വ്യക്തിയുടെ സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് എന്താണ്? അത് സാമൂഹിക നിയമങ്ങളുമായിട്ട് യോജിച്ചു പോകുന്നതായിരിക്കണം. അല്ലേ, നിങ്ങൾക്ക് 80 കിലോമീറ്റർ സ്പീഡ് ലിമിറ്റ് എന്ന് വെച്ചാൽ നിങ്ങളുടെ വണ്ടിക്ക് 100 കിലോമീറ്ററിലും പോകാം. അതിന് സ്വാതന്ത്ര്യം നിങ്ങൾക്കുണ്ട്, പക്ഷെ അവിടെ 80 കിലോമീറ്ററിലേ പോകാവൂ. അപ്പോൾ വ്യക്തി സ്വാതന്ത്ര്യത്തിന് അങ്ങനെയുള്ള ലിമിറ്റുകൾ എന്ന് പറയുമ്പോൾ നമ്മൾ സമൂഹത്തിൽ ജീവിക്കുമ്പോൾ അത് ആവശ്യമാണ്. അല്ലാതെ അങ്ങനെ അല്ലാത്തതാണ്. പക്ഷെ ആ സ്വാതന്ത്ര്യം, ആ നിയമം എന്ന് പറയുന്നത് വ്യക്തി സ്വയം സ്വീകരിക്കേണ്ടതാണ്. വ്യക്തി സ്വയം, നിങ്ങളെ അടിച്ചേൽപ്പിച്ചാൽ അത് ശരിയാവത്തില്ല. അത് നമ്മൾ എന്ത് നിയമം അടിച്ചേൽപ്പിക്കുന്നോ അത് ലംഘിക്കാനുള്ള ഒരു പ്രവണതയുണ്ടാകും എപ്പോഴും. ഞാൻ അനുഭവത്തിൽ നിന്ന് അത് മനസ്സിലാക്കിയ കാര്യമാണ്. നമ്മൾ സ്വയം സ്വീകരിച്ചാൽ ഓക്കെ, നിങ്ങൾ ആരെയും തോളി കയറിയിരുന്നു കൊണ്ട് അവരെ ചട്ടം പഠിപ്പിക്കാൻ ശ്രമിക്കുന്നു, ആനയെ പഠിപ്പിക്കുന്നു. ആന എന്താ ചെയ്യുന്നത്? അവനെ ചട്ടം പഠിപ്പിക്കും, അവനുസരിക്ക അവസരം കിട്ടിയാൽ ആ പാപ്പാനവൻ എന്ത് ചെയ്യും? കുത്തിക്കൊല്ലും. ചട്ടം പഠിപ്പിച്ച അങ്ങനെയുള്ള ഒരു കുഴപ്പം കൂടിയുണ്ട്. ഇവരൊക്കെ ഞാൻ പണ്ട് ചട്ടം പഠിപ്പിച്ച ആളാണ്, അതുകൂടെ മനസ്സിൽ വെച്ചോണ്ടാവും. കാരണം എന്തെന്ന് വെച്ചാൽ, ഞാനിവിടെ വരുന്ന സമയത്ത്, ഞാൻ ഇവിടെ പലതവണ വന്നിട്ടുണ്ട്, ഇവിടെ നിന്ന് ഓടിയിട്ടുണ്ട്. അതുകൊണ്ട് വന്ന സമയം എന്ന് വെച്ചാൽ ആകെ കൺഫ്യൂഷനാവും. അതുകൊണ്ട് എത്ര തവണ ഇവിടെ വന്ന് ഇവിടുന്ന് ഓടി എന്നുള്ളതിന് കണക്കൊന്നുമില്ല. അപ്പൊ ഞാനിവിടെ വരുന്ന സമയത്ത് ഈ പട്ടികളെ പോലെയാണ്. കാരണം പട്ടികൾ എന്ന് പറയുന്നത് ഈ അതിനൊരു സ്വഭാവമുണ്ട്. അതിന് എന്ന് വെച്ചാൽ അത് അതിൻ്റെതായ ഒരു മേഖല സൃഷ്ടിച്ച് അതിനകത്ത് ജീവിക്കുന്നതാണ് പട്ടികൾക്ക്. അങ്ങനെ ഒരു സ്വഭാവമുണ്ട്. ആ മേഖലക്കകത്ത് അതിനെന്തോ ഒരു പേര് പറയും, ഞങ്ങൾ മറന്നുപോയി. ഡോഗ് എന്ന് പറയുന്ന എന്ത് അനിമൽ എന്ന് പറയും, ഒരു സിമ്പിൾ വാക്കാണ്, മറന്നുപോയി. അത് ഇത്രയേ ഉള്ളൂ. അതൊരു ഏരിയ നിശ്ചയിക്കും. ആ ഇങ്ങനെ ഒരു ഏരിയ നിശ്ചയിക്കും, ഞാനൊരു പേര്. ആ ഏരിയക്ക് അകത്ത് അത് ജീവിക്കും. അതിനപ്പുറം അത് പോകത്തില്ല, പോയാൽ അടിയാണ്. അപ്പോ അത് എല്ലാ ഇവര് വയലേറ്റ് ചെയ്യും ഇടയ്ക്കിടയ്ക്ക്, അത് വയലേറ്റ് ചെയ്യും. അപ്പോ വേറെ ഒരു പട്ടി വന്ന് അവൻ ഇങ്ങനെ മണം പിടിക്കും. അപ്പോൾ ഇതിനകത്തുള്ളവരെയൊക്കെ ഇവന് മണം കൊണ്ട് തിരിച്ചറിയാം. മണമാണല്ലോ അവൻ്റെ ഏറ്റവും വലിയ ആയുധം. മറ്റുള്ളവൻ എന്ന് പറഞ്ഞാൽ ഇവൻ്റെ ഈ അതിർത്തി ഉണ്ടല്ലോ, ഇവനൊരു അതിർത്തി വെച്ചിട്ടുണ്ട്. ഈ അതിർത്തിയുടെ ഒരു കുറച്ച് ദൂരെ വരുമ്പം തന്നെ അവൻ മണം പിടിക്കും. മണം പിടിച്ച് ഇവൻ ഇവിടെ നിന്ന് നമുക്ക് നമ്മൾ കാണാൻ ചെല്ലും. പട്ടികളിങ്ങനെ ദൂരെ നോക്കി കുറയ്ക്കുന്നു. അവിടെ നമ്മൾ നോക്കുമ്പോൾ ആരും കാണത്തില്ല, കുറയ്ക്കണം. കാരണം ദൂരെ ഇവിടെ മറ്റവും വന്നിരിക്കുകയാണ്. അപ്പൊ ശിവരിയിലും അങ്ങനെയാണ്. ശിവരിയിൽ പുറത്തുനിന്ന് ആരെങ്കിലും വന്നു കഴിഞ്ഞാൽ ഇവിടെ നിന്ന് ഇവർ മണം പിടിക്കും. ഇവൻ ഏത് ജാതിയാണ്? മണം പിടിച്ചതിന് ശേഷമാണ് ഇവൻ കയറ്റുന്നതും ഓടിക്കുന്നതും. ആര്? ഇവിടെയുള്ള സ്വാമിമാര്. ശരിയാണോ? അത് ഉറപ്പില്ല. മണം പിടിച്ചതിനൊക്കെ സാക്ഷിയായ ആളാണ്. അതൊക്കെ ശരി തന്നെ, അത് ഞാൻ പറയാണ്. അപ്പൊ അത് അങ്ങനെ ഒരു പ്രശ്നം ഉള്ളതുകൊണ്ട് ഞാനും ഇവിടെ നിന്ന് ഓടിയിട്ടുള്ളത്. അപ്പൊ ജാതി ഇങ്ങനെ മണം പിടിച്ചറിയും. അപ്പോ അത് കൂടുതലും ഉള്ളത് ഞാൻ എനിക്ക് അനുഭവം. കാരണം ഞാൻ ഒരുപാട് ആശ്രമത്തിൽ താമസിച്ചിട്ടുണ്ട്. ഇത്രയും സംഘടിതമായി എനിക്ക് അനുഭവപ്പെട്ടത് ശിവേരിയിലാണ്. എല്ലാവരും അങ്ങനെയല്ല, അങ്ങനെ അല്ലാത്തവരും ഉണ്ട്. എന്നാലും ഭൂരിപക്ഷം അങ്ങനെയാണ് ആയിരിക്കും. എപ്പോഴും ജാതി മണം പിടിച്ചറിയുന്നവരാണ്. ന്യൂനപക്ഷം അങ്ങനെ ആയിരിക്കില്ല. അപ്പോ അതുകൊണ്ട് ഞാനിവിടെ വന്നു കഴിഞ്ഞപ്പോൾ, ഞാനിവിടെ വരുമ്പോഴത്തേക്ക് ഒന്ന് ഇവിടുത്തെ ലീഡർ, ഗാങ് ലീഡർ എന്നോട് പറഞ്ഞത്, അപ്പം ഞാൻ വടക്കേ ഇന്ത്യയിലൊക്കെ പോയി ഇതൊക്കെ പഠിച്ചൊക്കെ വന്നിരിക്കുകയാണ്, എനിക്ക് താല്പര്യമുണ്ട്. താല്പര്യമുണ്ടെന്ന് വെച്ചാൽ ഞാൻ ആദ്യം തന്നെ ഒരു കത്തെഴുതി ഇങ്ങോട്ട് വരുന്നത്. ഞാനങ്ങനെ വരിഞ്ഞ് വന്നൊന്നുമല്ല, എനിക്ക് ശിവേരി വരണമെന്നുണ്ട്. പലവണ അവിടെ നിന്ന് ഓടിപ്പോയിട്ടും വീണ്ടും എൻ്റെ ഒരു ബുദ്ധിശൂന്യതയാണ്. ഒന്ന് ആലോചിച്ച് നോക്കി, ആരെങ്കിലും ചെയ്യുന്ന കാര്യമാണോ? വേറെ ആരും ചെയ്യത്തില്ല. വീണ്ടും ഞാൻ കത്തെഴുതി എനിക്ക് ശിവേരിയിൽ വരണം. ഉടനെ തന്നെ മറുപടി വന്ന് ശരി വരാം, സന്തോഷം, എത്രയും പെട്ടെന്ന് വരിക. ഇവിടെ വന്നപ്പോൾ എന്നോട് പറഞ്ഞു, കൊള്ളാം. അപ്പം ഇവിടെ കുറേ എണ്ണം കുറേ ബ്രഹ്മചാരികൾ കൂടെ കയറി പറ്റിയിട്ടുണ്ട്. യവന്മാരെയൊന്നും ആർക്കും നിയന്ത്രിക്കാൻ ഒരു തരത്തിലും പറ്റുന്നില്ല. ഇവരെയൊക്കെ ഒന്ന് ശരിയാക്കിയെടുക്കണം. അതാണ് ഏത് ശീല ഭാഷയിൽ തന്നെ പറഞ്ഞു, കുത്തഴിഞ്ഞ് കിടക്കുകയാണ് ബ്രഹ്മവിദ്യാലയം എന്ന് പറയുന്നത്. ഇവരൊന്ന് ശരിയാക്കി, ഇതൊക്കെയാണ് കക്ഷികൾ പറഞ്ഞാലും ഇവർ അതിശയവുമില്ല. കുത്തഴിഞ്ഞ് കിടക്കുകയാണ്, ഇതൊക്കെ ഒന്ന് ശരിയാക്കണമെന്ന് പറഞ്ഞു. അപ്പൊ ഞാനൊരു വലിയ ചലഞ്ചായിട്ട് അത് ഏറ്റെടുത്ത്, എനിക്കും ഒരു എന്താണ് ഒരു ചലഞ്ചായി, എന്നാൽ യവന്മാരെയൊക്കെ ഒന്ന് ശരിയാക്കിയെടുക്കുക. അങ്ങനെയാണ് ഞാൻ തുടങ്ങിയത്. അങ്ങനെയാണ് ഇവരെയൊക്കെ ചട്ടം പഠിപ്പിച്ചത്. അന്ന് കുറച്ചു കാലം അങ്ങനെ വന്നു, പിന്നെ എല്ലാം ഒതുങ്ങി. ആദ്യമൊക്കെ ചെറിയൊരു എതിർപ്പൊക്കെ ഉണ്ടായിരുന്നെങ്കിലും ചിലർക്ക് അന്ന് വിട്ടുപോയി. ഞാൻ ഈ ചട്ടം പഠിപ്പിക്ക് തുടങ്ങുമ്പം ചിലർക്ക് വിട്ടുപോയി. ഇവരൊക്കെ എന്നെ കുറേയൊക്കെ സഹിച്ചവരാണ്, ഈ ഇരിക്കുന്നവരൊക്കെ അങ്ങനെ സഹിച്ച് പിന്നെ അത് ഏകദേശം നോർമലായി, വലിയ കുഴപ്പമൊന്നും ഇല്ലാതെ പോയി. പക്ഷേ അതിൽ നിന്ന് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇതൊക്കെ ഞാൻ അനുഭവത്തിൽ നിന്ന് പഠിച്ച കാര്യങ്ങളാണ്. നമ്മൾ ആൾക്കാരെ ചട്ടം പഠിപ്പിച്ചു കഴിഞ്ഞാൽ എപ്പോഴാണോ നമ്മുടെ ചട്ടത്തിനകത്ത് നിൽക്കുന്നത്, ആ സമയത്ത് മാത്രമേ അവർക്ക് ഡിസിപ്ലിൻ ഉള്ളൂ. അവരെപ്പോഴാണോ അതിൽ നിന്ന് പുറത്തു വരുന്നത്, പിന്നെ അതുകൊണ്ട് യാതൊരു പ്രയോജനമില്ല. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, നിങ്ങൾ ചട്ടം പഠിപ്പിക്കാൻ പോകരുതെന്ന്. ഞാൻ എൻ്റെ അനുഭവത്തെ മനസ്സിലാക്കിയാണ്. എപ്പോഴാണോ അതിൽ നിന്ന് ആ ഒരു ഇതിൽ നിന്ന് പുറത്തു വരുന്നത്, പിന്നെ അവർ സ്വതന്ത്രരായി കഴിഞ്ഞാൽ പിന്നെ അവർക്ക് ഇഷ്ടമുള്ളവരെ ജീവിക്കും, പിന്നെ വേറെ ആർക്കും പിടിക്കാൻ പറ്റില്ല. അതുകൊണ്ട് അങ്ങനെയുള്ള ചട്ടങ്ങൾ എന്ത് വേണം, അവർ സ്വയം ശീലിച്ചു കഴിഞ്ഞാൽ അതായിരിക്കും നല്ലത്. ഒരു പ്രയോജനമില്ല. അതുകൊണ്ട് അത് പറഞ്ഞു കഴിഞ്ഞ ദിവസം പറഞ്ഞു വെച്ചാൽ ഗൈഡൻസ്, ഏതെങ്കിലും ഒരു തൊഴിൽ നമ്മൾ ചെയ്യാൻ പോകുമ്പം ആ തൊഴിൽ എങ്ങനെ ചെയ്യണമെന്നുള്ളത് എന്താണ് അവന് അതിനൊരു ഗൈഡൻസ് കൊടുക്കുക. അത് കഴിഞ്ഞ ദിവസം നമ്മൾ ചർച്ച ചെയ്ത വിഷയമാണ്. അതല്ല ഈ പറയുന്ന ചട്ടം പഠിപ്പിക്കുക എന്ന് പറയുന്നു, മനസ്സിലായി? അത് ഏത് കാര്യത്തിനായാലും ശരി, അത് ഗൈഡൻസ് എന്ന് പറയുന്നത് എന്താണ്, അത് ആ വ്യക്തിയിൽ വരേണ്ട ബോധവൽക്കരണമാണ്, മനസ്സിലായോ? ആ വ്യക്തിയിൽ സ്വയം വരേണ്ട ബോധവൽക്കരണമാണ്. അങ്ങനെ ഇപ്പൊ നിങ്ങൾ പുകവലിക്കരുതെന്ന് പറഞ്ഞാൽ ആരും പുകവലിക്കാതെ ഒന്നും ഇരിക്കത്തില്ല. അങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ല. അത് അവനെ അത് മനസ്സിലാക്കി കൊടുക്കേണ്ടത് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഗുണദോഷങ്ങൾ അവന് മനസ്സിലാക്കി കൊടുക്കുക. നിങ്ങൾ അരുത് എന്ന് പറഞ്ഞുകൊണ്ട് കാര്യമില്ല, മനസ്സിലായോ? അരുത് എന്ന് പറഞ്ഞുകൊണ്ട് മാത്രം കാര്യമില്ല. ഇപ്പോൾ മദ്യം കുടിക്കരുത് എന്ന് പറഞ്ഞുകൊണ്ട് മാത്രം കാര്യമില്ല. മദ്യത്തിൻ്റെ അവൈലബിലിറ്റി ധാരാളം ഉണ്ടെങ്കിൽ അങ്ങനെ പറഞ്ഞാലും അവൻ കുടിക്കും. ഇഷ്ടം പോലെ മുമ്പിലുണ്ട് അവന് കുടിക്കുന്നതിന് എന്താ തടസ്സം. മറിച്ച് അത് കുടിക്കുന്നതുകൊണ്ട് ഉണ്ടാകുന്ന ദോഷങ്ങളെക്കുറിച്ച് അവനെ നിരന്തരം ബോധവൽക്കരിക്കുക. അങ്ങനെ ബോധവൽക്കരിക്കുക, ഒന്ന്. മറ്റൊന്ന്, ആ മദ്യസേവാ സംഘങ്ങളിൽ ചെന്ന് പെടാതിരിക്കുക. ഒരുപാട് കാരണങ്ങളുണ്ട്. അപ്പോൾ നമ്മൾ ചട്ടം പഠിപ്പിക്കുക എന്ന് പറയുന്നത് എന്താണ്, നമ്മൾ കുറേ നിയമങ്ങൾ എഴുതി ഉണ്ടാക്കി വയ്ക്കുക, മറ്റുള്ളവരോട് അനുസരിക്കാൻ പറയുക. ഈ നിയമം എന്തിനു വേണ്ടി ഞാൻ അനുസരിക്കണമെന്ന് അവന് ബോധ്യമില്ലാതിരിക്കുക, അതാണ് ചട്ടം പഠിപ്പിക്കൽ, മനസ്സിലായോ? ആ ചട്ടം പഠിപ്പിക്കലുകൊണ്ട് പ്രയോജനമില്ല. അവന് ബോധ്യപ്പെടാതിരിക്കുന്നിടത്തോളം കാലം നിങ്ങൾ അത് എത്ര കാലം അടിച്ചേൽപ്പിക്കുന്നു അത്രയും കാലത്തേക്കേ ഉള്ളൂ. അത് കഴിഞ്ഞാൽ ഇല്ല. ഗൈഡൻസ് എന്ന് പറയുന്ന അതല്ല. ഗൈഡൻസ് എന്ന് പറയുന്നത് അത് അങ്ങനെയല്ല, ഇങ്ങനെയാണ് ചെയ്യേണ്ടത് എന്ന് അതിൻ്റെ ഗുണത്തെയും ദോഷത്തെയും അവനെ ബോധവൽക്കരിക്കുകയാണ്. അത് രണ്ട് കാര്യങ്ങളാണ്. നിങ്ങളൊരു ചട്ടത്തെ നിർബന്ധിതമായി നടപ്പിലാക്കുമ്പോൾ അവിടെ എന്ത് സംഭവിക്കുന്നു എന്ന് വെച്ചാൽ അവനതിനെക്കുറിച്ച് ബോധമില്ല, പക്ഷെ അവൻ നിർബന്ധിതനാകുകയാണ്. അപ്പം അവൻ്റെ മനസ്സിൽ ഒരുപാട് സംശയങ്ങൾ വരും, ചോദ്യങ്ങൾ വരും, അതിനൊന്നും അവന് ഉത്തരം കിട്ടാതിരിക്കുന്നിടത്തോളം കാലം അതുകൊണ്ട് പ്രയോജനമില്ല. പ്രത്യേകിച്ച് ഇതൊന്നുമില്ല. അവന് അവസരം കിട്ടുമ്പം അവനവൻ്റെ ഇഷ്ടം പ്രകാരം ജീവിക്കും. അപ്പോൾ അവിടെ വേണ്ടതെന്ന് പറയുന്നത് ബോധവൽക്കരണമെന്ന് പറയുന്നത് അത് വിജയിക്കണം, അവന് ബോധം ഉണ്ടാവണം. ഞാനിപ്പോൾ നിരന്തരം ഇവിടെ ഇരുന്ന് ബോധവൽക്കരിച്ചുകൊണ്ടിരിക്കുന്നു, നിങ്ങൾക്ക് ബോധം ഉണ്ടാകുന്നില്ലെങ്കിൽ അതുകൊണ്ട് പ്രയോജനമുണ്ടോ? അതുകൂടെ ഉണ്ടല്ലോ. അപ്പോൾ ബോധവൽക്കരണമെന്ന് പറഞ്ഞിട്ട് കാര്യം ഉണ്ടാവില്ല. ബോധവൽക്കരണമെന്ന് പറയുന്നത് അവനവൻ്റെ ഉള്ളിൽ സംഭവിക്കണം. അപ്പോൾ നിങ്ങൾ ഒരു ചട്ടം ഏർപ്പെടുത്തുമ്പോൾ നിങ്ങളുടെ ചട്ടം അനുസരിക്കാതെ തന്നെ അവൻ ആ ചട്ടത്തെ സ്വയം സ്വീകരിക്കുകയാണെങ്കിൽ മാത്രമേ അത് വിജയിക്കത്തുള്ളൂ. ഇങ്ങനെ ഒരു നിയമമുണ്ട്, അതിൻ്റെ പേരിൽ അനുസരിക്കുന്നു എന്നുള്ളതല്ല, മറിച്ച് ഞാൻ അങ്ങനെ ഒരു നിയമം അനുസരിക്കേണ്ടതാണ് അത് എന്നവന് സ്വയം ബോധ്യപ്പെടണം. അതായത് ഇപ്പോൾ റോഡിൽ എഴുതി വെച്ചിട്ടുണ്ട് 80 കിലോമീറ്റർ സ്പീഡെന്ന്. ഇപ്പോൾ സാധാരണഗതി നമ്മൾ നോക്കും എന്താണ്, ക്യാമറ ഉണ്ടോയെന്ന് നോക്കും. ക്യാമറയുണ്ടെങ്കിൽ എന്ത് ചെയ്യും? ഡ്രൈവറല്ലേ, ഞാനും ചെയ്തിട്ടുള്ളതാണ്, മനസ്സിലായോ? അപ്പം നമ്മൾ എന്താകും, 80 നോക്കും, സൂചി നോക്കും 80. അത് ക്യാമറ കടന്നു പോയാലോ ചവിട്ടി വിടും. അപ്പോൾ ഇതെന്താണ്? ഇതാണ് ചട്ടം എന്ന് പറയുന്നത്, മനസ്സിലായോ? അപ്പം നമുക്കതിനെക്കുറിച്ച് ബോധം ഉണ്ടായിരിക്കണം. നമ്മുടെ വണ്ടി ആ 80 എഴുതി വെച്ചിരിക്കുന്നതിന് പല കാരണങ്ങളുണ്ട്. കാരണം അവിടെ അപകടം നടക്കാൻ സാധ്യതയുള്ള സ്ഥലമാണ്. 80 കിലോമീറ്ററിൽ പോകുന്ന ഒരു വണ്ടി നമ്മൾ അടിയന്തിരമായി ചവിട്ടേണ്ടി വന്നു കഴിഞ്ഞാൽ ആ വണ്ടി ഒരു 20 മീറ്ററെങ്കിലും ഓടാതെ ഒരു വണ്ടി നിൽക്കത്തില്ല. ആ 20 മീറ്റർ മുമ്പോട്ട് നീങ്ങുന്ന സമയത്ത് എന്ത് സംഭവിക്കാം? ഒരാളുടെ ജീവൻ അപകടം സംഭവിക്കാം. കഴിയില്ല, വണ്ടിക്ക് ഒരു മെക്കാനിസം ഉണ്ട്, അതനുസരിച്ച്. അത് ബോർഡ് വയ്ക്കുന്ന എന്തിനാ? റോഡിനെ കുറിച്ച് പഠിച്ചിട്ടാണ് ബോർഡ് വയ്ക്കുന്നത്. നമുക്ക് അത്രയും പഠനമില്ല. റോഡ് നിർമ്മിച്ചതും റോഡിന്റെ ഇല്ല, റോഡിനെ കുറിച്ച് ഈ ബോർഡുകളൊക്കെ വയ്ക്കുന്നതെന്ന് വെച്ചാൽ അത് എന്താണ്, ഇന്റർനാഷണലായി തന്നെ ഇതിനെക്കുറിച്ച് പഠനങ്ങളുണ്ട്. ഒരു റോഡിൽ അപകടം ഉണ്ടാകാനുള്ള സാധ്യതകളും മറ്റു കാര്യങ്ങളൊക്കെ, റോഡിന്റെ കറവ്, പല കാര്യങ്ങളും അതൊക്കെ വെച്ചിട്ടാണ് ഈ നിയമങ്ങൾ ഏർപ്പെടുത്തി വെച്ചിരിക്കുന്നത്. നമുക്കതിനെക്കുറിച്ച് ബോധമില്ലെന്നേ ഉള്ളൂ. അതൊക്കെ പിന്നെ തർക്കമുള്ള വിഷയങ്ങളാണ്, മനസ്സിലായോ? തർക്കമുള്ള വിഷയങ്ങളാണ് അത്. അങ്ങനെ എന്താണ് ഈ അഭിപ്രായം പറയുന്നതിൻ്റെ അത്രയും ഇത് ചെയ്ത എഞ്ചിനീയർക്ക് വിവരമില്ല എന്നൊക്കെ നമ്മൾ പറയുന്ന ഈ കാര്യമാണ്. കാരണം അത് ചെയ്യുന്നത് ഇതിനെക്കുറിച്ച് ഒരുപാട് പഠിച്ചവരാണ് ചെയ്യുന്നത്. അഭിപ്രായം പറയുന്നതിന് ഇതിനെക്കുറിച്ചൊന്നും പഠിപ്പിക്കേണ്ട കാര്യം, പഠിക്കേണ്ട കാര്യം. അല്ല, അതൊക്കെ ഞാൻ പറഞ്ഞില്ലേ, ഇതിലൊക്കെ അഭിപ്രായ വ്യത്യാസങ്ങൾ കാണും. ഞാൻ പറയുന്നത് പൊതുവായിട്ട്, പൊതുവായിട്ട് അങ്ങനെ ഒരു നിയമം വച്ചു കഴിഞ്ഞാൽ നമ്മൾ പാലിച്ചില്ലെങ്കിൽ അതിനകത്ത് പല അപകടങ്ങളുമുണ്ട്. പക്ഷേ അത് നമുക്ക് സ്വയം തോന്നി ചെയ്യണം. അല്ല, ക്യാമറയെ കണ്ടുകൊണ്ട് മാത്രമാണ് നമ്മൾ ചെയ്യണമെങ്കിൽ ക്യാമറ ഇല്ലാത്തവ നമ്മളത് വയലേറ്റ് ചെയ്യും. അത് ശരിയോ തെറ്റോ എന്തായി കൊള്ളട്ടെ, നമ്മളത് പാലിക്കാൻ ബാധ്യസ്ഥനാണ്. പക്ഷെ അത് ഉള്ളിൽ തോന്നണം. ഇതിനപ്പുറം പോയാലും നമ്മളിങ്ങനെ പോകാവൂ ക്യാമറ ഇല്ലെങ്കിലും. അതാണ് ചട്ടവും ബോധവൽക്കരണവും തമ്മിലുള്ള വ്യത്യാസം, മനസ്സിലായോ? അപ്പോൾ നിങ്ങൾക്ക് ഒരാൾ ആശ്രമത്തിലേക്ക് വരുന്നു, ആശ്രമത്തിലെ രീതികൾ ഇങ്ങനെയൊക്കെയാണ് എന്ന് പറഞ്ഞു കൊടുക്കുന്നത് തെറ്റൊന്നുമില്ല, അത് നല്ലത് തന്നെയാണ്. പക്ഷെ നമ്മൾ നിർബന്ധപൂർവം ഒരാളെ ഒരു കാര്യം അടിച്ചേൽപ്പിച്ച് ചെയ്യുന്നതും അയാൾ ബോധപൂർവം ചെയ്യുന്നതും തമ്മിൽ വ്യത്യാസം വരും. നമ്മൾ അയാളെ അടിച്ചേൽപ്പിക്കുന്ന കാര്യം അയാൾക്ക് ആവശ്യമുള്ളതാണെന്ന് അയാൾക്ക് ബോധം വരണം. അല്ലാത്തടത്തോളം കാരണം അതുകൊണ്ട് പ്രയോജനമില്ല എന്നാണ് ഞാൻ പറഞ്ഞു വരുന്നത്. സ്വയം അവന് അത് മനസ്സിലാക്കണം. ഈ പറഞ്ഞു വരുന്നു അതുകൊണ്ട് ഈ ചട്ടം ഞാൻ പഠിപ്പിച്ച കാര്യമേ പറഞ്ഞു. ചട്ടം പഠിപ്പിക്കുക എന്ന് പറഞ്ഞാൽ അത് എത്രമാത്രം വിജയമാകുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കുറച്ചൊക്കെ പ്രയോജനം വരും. പക്ഷെ അത് അവന് ബോധവൽക്കരണം ഉണ്ടാകില്ലെങ്കിൽ അതുകൊണ്ട് പ്രയോജനമൊന്നുമില്ല. അവന് ബോധം ഉണ്ടായില്ലെങ്കിൽ പ്രയോജനമില്ല. ബോധമുണ്ടെങ്കിൽ നല്ലതാണ്, ബോധം ഉണ്ടാവുകയാണെങ്കിൽ അത് നല്ലതാണ്. എന്തിന്റെ കാര്യമാണ് പറയുന്ന അത്രേ ഉള്ളൂ അത്രേ ഉള്ളൂ. അതിപ്പോഴേ നമ്മളിപ്പോ പറയാണ്, ഞാൻ സ്വയം വിചാരിക്കുകയാണ് ഞാൻ അർഹനാണ് മറ്റവൻ അർഹനല്ലെന്ന് പറഞ്ഞാൽ അത് ഈ കാര്യമുണ്ട്, അതിലൊന്നും കാര്യമില്ല. അത് നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പറയാം, എനിക്ക് അർഹതയുണ്ട് നിനക്ക് അർഹതയില്ല എന്ന് പറയുന്ന കാര്യമില്ല. അപ്പോ തമ്മിൽ ഭേദം. അവിടെയും തിരഞ്ഞെടുപ്പ് എന്താണ്? ഏറ്റവും യോഗ്യത ഉള്ളവനെ തിരഞ്ഞെടുക്കാൻ പോയി ആരെയും കിട്ടത്തില്ല, ഉള്ളതിൽ യോഗ്യത ഉള്ളവരെ തിരഞ്ഞെടുക്കുക, അത്രയേ ഉള്ളൂ. അല്ല, ഒരാൾ സ്വയം വിചാരിക്കുകയാണ് ഞാൻ ഇതിന് ഏറ്റവും യോഗ്യനാണെന്ന് പറഞ്ഞ വാസനയോഗ്യതയുള്ളവരെ എന്ന് പറഞ്ഞാൽ അതിനെക്കുറിച്ചാണ് ഞാനും പറയുന്നത്. വാസനയോഗ്യതയെന്ന് പറയുന്നത് ഉള്ള കാളകളെ വെച്ച് കൂട്ടുമെന്നും പറഞ്ഞിട്ടുണ്ട്. അത് പറഞ്ഞിട്ടുണ്ടോ? അത് കേട്ടിട്ടുണ്ടോ? ഉള്ള കാളകളെ വെച്ച് പൂട്ടുമെന്ന് പറഞ്ഞിട്ടുണ്ട്, അത് കേട്ടിട്ടുണ്ടോ? രണ്ടും കൂടെ കൂട്ടി വായിക്കണം, ഒരു ഭാഗം മാത്രം പോരാ. പണ്ട് അതിപ്പോ വേറെ വിഷയത്തിലേക്ക് വേറെ വിഷയത്തിലേക്ക് പോയി. അതൊന്നും അതൊക്കെ കാര്യങ്ങൾ മാറിപ്പോയി. ഇനിയിപ്പോ നമ്മൾ അങ്ങോട്ട് പോയാൽ ശരിയാവും. ഈ പറഞ്ഞ വിഷയത്തിലേക്ക് വരാം. എന്താണ് ഇത്തരം നിയമങ്ങൾ എന്ന് വെച്ചാൽ ആശ്രമത്തെ കുറിച്ച് ചോദിച്ചപ്പോഴാണ് പറഞ്ഞു, വിഷയം മാറിപ്പോരുത്. ആശ്രമങ്ങളിൽ അഹിംസാവ്രതം പാലിക്കാൻ പറ്റുമെന്ന് വെച്ചാൽ അതിന്റെ സാഹചര്യങ്ങൾ ആശ്രമത്തിൽ ഉണ്ടായാൽ അവിടെ പാലിക്കാം. ഇതൊക്കെ പുറത്ത് സമൂഹത്തിൽ ജീവിച്ച് പാലിക്കുന്നവർ ഒരുപാട് പേരുണ്ട്, ആശ്രമങ്ങളിലൊന്നും അല്ലാതെ തന്നെ. എത്രയോ പേര് എനിക്ക് തന്നെ അറിയാം മത്സ്യമാംസങ്ങളൊന്നും കഴിക്കാതെ അഹിംസാവ്രതം ശീലിച്ച് ജീവിക്കുന്നവരുണ്ട്. അവരാശ്രമത്തിലല്ല ജീവിക്കുന്നു. അപ്പോൾ ആശ്രമമാണ് അതിന് നല്ലതെന്ന് പറയാൻ പറ്റില്ല. വീടുകളിൽ തന്നെ അങ്ങനെ ജീവിക്കുന്നവരുണ്ട്, ഒരു വീട്ടിൽ തന്നെ അത് കഴിച്ചും കഴിക്കാതെയും ജീവിക്കുന്നവരുണ്ട്. അതാണ് പറയുന്നത്, അത് മനുഷ്യൻ്റെ ബോധമാണ്. അങ്ങനെ ഒരു ബോധം ഉണ്ടെങ്കിൽ അങ്ങനെ ജീവിക്കാം, പ്രയാസമൊന്നുമില്ല. പിന്നെ എന്താണ്? വലിയ അപകടമാണ്, ഒരു കാരണവശാലും ചെയ്യാൻ പാടില്ല. ഞാനും തല്ലിയിട്ടുണ്ട് കേട്ടോ, ഞാനും കുട്ടികളെ വളർത്തിയപ്പോൾ തല്ലൊക്കെ കൊടുത്തിട്ടുണ്ട്. അത്യാവശ്യം ക്രൂരമായൊന്നും തല്ലിയിട്ടില്ല, പക്ഷേ കുട്ടികളെ തല്ലി വളർത്തുന്നത് അപകടമാണ്, അതുകൊണ്ട് പ്രയോജനമൊന്നും ചെയ്യത്തില്ല. അതൊക്കെ പഴയ കാഴ്ചപ്പാടുകളാണ്, പണ്ടത്തെ കാഴ്ചപ്പാടാണ്. കുട്ടികളെ ഒരിക്കലും അങ്ങനെ തല്ലി വളർത്താൻ പാടില്ല. അവന് അങ്ങനെ തല്ലി വളർത്തുകയാണെങ്കിൽ അവൻ വളർന്നവനോ അവൻ റിബലായി തന്നെ വരും. അവൻ്റെ മനസ്സിൽ പകയും വിദ്വേഷവും ആയിരിക്കും, അവനെ കൂടുതൽ ഉപദ്രവിച്ച ആ പകയും വിദ്വേഷവും അവൻ്റെ ഉള്ളിൽ നിന്ന് പോകത്തില്ല. അപ്പൊ തല്ലാതെ വളർത്താമെന്നുണ്ടെങ്കിൽ അതാണ് ഏറ്റവും നല്ലത്. തല്ലാതെ വളർത്തുക എന്ന് വെച്ചാൽ അവിടെ ഓവറായിട്ട് പ്രൊട്ടക്ട് ചെയ്യാതെയും ഓവറായി നെഗ്ലക്ട് ചെയ്യാതെയും പിള്ളേരെ വളർത്തുന്നു രണ്ടും. ഒരുപാട് പ്രൊട്ടക്ഷൻ പോയി കഴിഞ്ഞാൽ അപകടമാണ്, ഒരുപാട് ഒരുപാട് സംരക്ഷിക്കാൻ പോയാൽ അപകടമാണ്, ഒരുപാട് അവഗണിക്കാൻ പോയാൽ അപകടമാണ്. അതിൻ്റെ ഒരു മധ്യ നിലയിൽ ഈ പറയുന്ന പോലെ തന്നെ അവരെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി ബോധവൽക്കരിച്ച് വളർത്തി കഴിഞ്ഞാൽ അവർ കാലത്തിനനുസരിച്ച് വളരും. അപ്പോൾ ഈ രക്ഷകർത്താക്കൾ പലരും വിചാരിക്കുന്നത് എങ്ങനെയെന്ന് വെച്ചാൽ ഞാൻ വളർന്നതുപോലെ അവൻ വളരണമെന്നാണ്. കാലം മാറിപ്പോയി, ഞാൻ വളർന്നതുപോലെ അവൻ വളരില്ല. അതിന് വേണ്ടിയിട്ടാണ് ഇവനിട്ട് തല്ലുന്നത്. നടക്കുന്ന കാര്യമല്ല, ഞാൻ വളർന്ന കാലമല്ല ഇന്നത്തെ കാലം എന്നുള്ള തിരിച്ചറിവ് വേണം. അപ്പോൾ അത് ബലപ്രയോഗം കഴിയുന്നതും കുറയ്ക്കുക എന്നുള്ളതാണ്. പിന്നെ അത്യാവശ്യം ഒന്ന് പേടിപ്പെടുത്തുന്നതിനൊക്കെ വേണ്ടിയിട്ട് ചെറിയ കുട്ടികളൊക്കെ ആയിരിക്കുമ്പോഴേ, അത് പ്രായം കൂടെയുണ്ട്, തീരെ ചെറിയ കുട്ടികളൊക്കെ ആയിരിക്കുമ്പോൾ ചിലപ്പോൾ പേടിപ്പെടുത്താൻ വേണ്ടി വടിയെടുക്കുകയൊക്കെ ചെയ്യേണ്ടി വരും. ചെറിയൊരു തല്ലൊക്കെ കൊടുക്കേണ്ടി വരും. പക്ഷെ അതൊന്നും അവന് ഒരു പീഡനമായിട്ടല്ല, ഒരു വാണിങ്ങായിട്ട് അത്രേ പാടുള്ളൂ. അടിച്ചാൽ തന്നെ അതൊരു വാണിങ്ങായിട്ടേ പാടുള്ളൂ, അല്ലാതെ ഒരു പീഡനമായിട്ട് പാടില്ല. കുട്ടിക്ക് ഒരു പീഡനമെന്ന് തോന്നരുത്. അവൻ തീയിൽ പിടിക്കാൻ പോകുമ്പോൾ ഒരു വടിയെടുത്തവൻ്റെ കയ്യിലൊരടി കൊടുത്തു കഴിഞ്ഞാൽ അപ്പം ആ സമയത്ത് അവനൊരു പാഠനം, അതൊരു വാണിങ്ങാണ്. എന്താണ്, അതി തൊട്ടാൽ വേദനിക്കും, അപ്പോൾ അവൻ തൊടാതിരിക്കും. അപ്പം വലിയൊരു അപകടത്തിൽ നിന്ന് കുട്ടിയെ രക്ഷിക്കാൻ പറ്റും. അതാണ്, അത് പീഡനം ആയിട്ട് അവന് തോന്നരുത്, വാണിങ്ങായിട്ടേ തോന്നാവും. അത് വളരെ സൂക്ഷിച്ച് കൈകാര്യം ചെയ്യേണ്ട ഒരു വിഷയമാണ്. അവിടെ ഈ പറയുന്ന അഹിംസ ഉണ്ട്. പിന്നെ അവൻ വളർന്നു വരുമ്പോൾ അവനെങ്ങനെ പോകുമെന്ന് അത് പറയാൻ അതൊന്നും പറ്റത്തില്ല. അതൊക്കെ കുറേയൊക്കെ അവൻ്റെ ഉള്ളിലിരിക്കുന്ന ജീൻ അനുസരിച്ച് അവൻ പോകും. പിന്നെ സാഹചര്യങ്ങളനുസരിച്ച് പോകും, പല രീതിയിൽ പോകും. മഹാത്മാഗാന്ധിയുടെ മകൻ റോഡിൽ കുടിച്ച് വീണ് റോഡിൽ കിടന്ന് എവിടെ കിടന്ന് ചാവുകയോ ചെയ്തു, മദ്യപാനിയായി. ഗാന്ധിജിൻ്റെ ചീത്ത പറഞ്ഞു. ഗാന്ധിജി പോലെയല്ല മകൻ ജീവിച്ചത്. ഇപ്പോൾ ഗാന്ധിജി അവനെ നന്നാക്കാനൊക്കെ ശ്രമിച്ചിട്ടുണ്ട്, നന്നായിട്ടില്ല. അതുകൊണ്ട് അതൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. അടിച്ചത് കൊണ്ട് വരുത്ത നന്നായി എന്നൊന്നും പറയാൻ പറ്റില്ല. അടിച്ചില്ലെങ്കിൽ നന്നായി എന്നും പറയാൻ പറ്റില്ല. പക്ഷെ ഒരു പരിധിവരെ അവനെ മോൾഡ് ചെയ്യാൻ ഒരാൾക്ക് ശ്രമിക്കാം എന്നേ പറയാൻ പറ്റൂ. പക്ഷെ അവനെ അടിയെന്ന് പറയുന്നൊരു പീഡനമായി കഴിഞ്ഞാൽ അത് ദോഷമേ ചെയ്തുള്ളൂ. അങ്ങനെയാണ് പൊതുവെ കണ്ടുവരുന്നത്. അങ്ങനെ ഒരു പറഞ്ഞിട്ടുണ്ടല്ലോ. അത് ഇപ്പൊ അങ്ങനെ കഴിച്ചിരുന്നു എന്ന് പറയുന്നു ആൾക്കാർ. അത് പൊതുവെ ഒരു ധാരണയുണ്ട് സമൂഹത്തിലെ. ഈ അവധൂതനെന്ന് പറഞ്ഞ് എന്നും കഴിക്കാം, എന്നും തിന്നാം, അങ്ങനെയൊക്കെയുള്ള ഒരു ധാരണയുണ്ട്. ഇതൊക്കെ വെച്ച് ആൾക്കാർ ഗുരുവിനെ അവധൂതനാക്കാൻ വേണ്ടി പറയുന്നു. ഗുരുവിനെ സംബന്ധിച്ച് മറ്റുള്ളവർ പറയുന്നതേ, ഗുരു പറഞ്ഞൊന്നും പറഞ്ഞു പറയുന്നൊന്നും നമുക്ക് വിശ്വാസത്തിലെടുക്കാൻ പറ്റിയില്ല. എന്താണ് അവധൂതൻ എന്ന് പറഞ്ഞാൽ എന്താണ്, പ്രാന്ത് പിടിച്ചുകൊണ്ടൊക്കെയാണ്. ഇതൊക്കെ കുറെ ഇമേജുകൾ കെട്ടിപ്പൊക്കാൻ വേണ്ടി പറയുന്ന ഒരുപാട് കഥകളൊക്കെ ഇങ്ങനെ ഉണ്ടാവും. അതിൽ കൂടെ കൂടിയിരിക്കുന്നവർ പറഞ്ഞൊപ്പിക്കുന്നവരോട് കാര്യങ്ങളൊക്കെ. ഗുരുവിൻ്റെ രീതി അനുസരിച്ച് എന്താണ്, ഒരു അഹിംസാവ്രതം തന്നെയാണ് ജീവിതത്തിൽ മുഴുവൻ പാലിച്ചിരുന്നത്. പിന്നെ എന്താ, ഗുരു ബോധമില്ലാതെ നടന്നു. ആ പറയുന്നതിലൊന്നും വലിയ കാര്യമൊന്നുമില്ല. അപ്പം ഗുരു പറഞ്ഞു എന്ന് പറഞ്ഞ ഒരാൾ പറഞ്ഞെന്ന് വിചാരിച്ചാൽ അതിന് ശരിയായിരിക്കണോ എന്നുമില്ല. അത് ഇങ്ങനെ പറയും ആൾക്കാർ, എന്താ ഈ അവധൂതനെന്ന് പറഞ്ഞ് ബോധം നഷ്ടപ്പെട്ട അവസ്ഥ. അങ്ങനെയൊന്നുമില്ല. അതൊക്കെ ഈ ആധ്യാത്മികതയെക്കുറിച്ചുള്ള ആൾക്കാരുടെ കുറേ സങ്കല്പങ്ങൾ വെച്ച് കഥകൾ കെട്ടിപ്പൊക്കുന്നത്, അത് നമ്മുടെ ഗുരുവിന് ഇരുന്നോട്ടെന്ന് പറഞ്ഞ ആൾക്കാർ പറഞ്ഞൊപ്പിക്കുന്ന കാര്യങ്ങളൊക്കെയാണ്. അതി കഴിഞ്ഞൊന്നുമില്ല. ഒരു യാത്ര ചെയ്തിട്ടുണ്ട് ഒരുപാട്. അങ്ങനെ യാത്ര ചെയ്യുമ്പോൾ ഭിക്ഷ സ്വീകരിച്ച് കഴിച്ചിട്ടുണ്ട് ഒരു സമയത്ത്. പിന്നെ അത് നമ്മൾ മൊത്തം ഗുരുവിൻ്റെ ആ ചരിത്രം അത് നോക്കിയറിയാം. ഗുരു എവിടെയൊക്കെ ആയിരുന്നു എന്നുള്ളതും ഈ പറയുന്ന തരത്തിൽ അങ്ങനെ ഒരുപാട് കാലമൊന്നും അങ്ങനെ ഗുരു ജീവിച്ചിട്ടില്ല. ഗുരു ഓരോ ഓരോ സ്ഥലത്തായിരുന്നു ഓരോ സമയത്ത്. കുറച്ചു കാലം മരുത്തും അവൻ അവിടെയൊക്കെ ആയിരുന്നു, പിന്നെ നേരെ അരുവിപ്പുറത്ത് വന്നു. എപ്പോഴും ഗുരു ആൾക്കാരുടെ കൂട്ടത്തിലായിരുന്നു. ഗുരു അരുവിപ്പുറത്ത് വന്നതിന് ശേഷം പിന്നെ ഒരിക്കലും ഒറ്റയ്ക്ക് ആയിട്ടില്ല. പിന്നെ അതിന് മുമ്പ് എപ്പോഴാണ് ഈ പറയുന്നതൊക്കെ. അതൊക്കെ ഇങ്ങനെ വെറുതെ മഹത്വം കൂട്ടാൻ വേണ്ടി ആൾക്കാരെ കെട്ടിപ്പൊക്കി പറയുന്ന കഥകളൊക്കെയാണ് ഒരുപാടുണ്ട്. ഗുരു തന്നെ പറഞ്ഞിട്ടുണ്ട് എന്നെ കുറിച്ച് ആൾക്കാർ ആവശ്യമില്ലാത്ത കഥകൾ പറഞ്ഞിട്ടുണ്ടെന്ന് ഗുരു തന്നെ പറയുന്നുണ്ട്. അതെല്ലാം ഒന്നും അങ്ങനെ മുഖവിലക്കിടുന്നുണ്ട്. അത് നമ്മുടെ സ്വാമിമാരും ആൾക്കാരെ പിമ്പിരി കയറ്റാൻ വേണ്ടിയിട്ട് ഇങ്ങനെ കഥാപ്രസംഗം പോലെ അടിച്ചു വിടുന്നതാകുമ്പോൾ ആൾക്കാർ അതൊക്കെ വിശ്വസിക്കും. അതിൽ കഴിഞ്ഞാൽ അതൊന്നും വലിയ കഥയൊന്നും. ഗുരു എപ്പോഴും സമൂഹത്തിൽ ഒപ്പം ജീവിച്ച ആളാണ്. അതല്ലാത്ത കുറച്ച് കാലമേ ഉള്ളൂ. ചെമ്പഴന്തി ജീവിച്ചു. അത് കഴിഞ്ഞ് ഇവിടെ വന്നു ആശാന്റെ അവിടെ ഒറ്റയ്ക്കാണോ കഴിഞ്ഞ്, അവിടെ ആൾക്കാരുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് അവിടെ പോയി അഞ്ചതുങ്ങി പോയി കുട്ടികളെ പഠിപ്പിച്ചാ ജീവിച്ചത്, ഒറ്റയ്ക്കല്ലല്ലോ ജീവിച്ചത്. അത് കഴിഞ്ഞ് പിന്നെ നേരെ പോകുന്നു മരുത്തോമലയിലോ, കുറച്ചു കാലം അവിടെ ഇരുന്നു. അവിടെ അങ്ങനെ മലയുടെ മേളിൽ മാത്രം ഇരിക്കാൻ പറ്റില്ല, അവിടെ നിന്ന് ഇങ്ങോട്ട് വരും, സ്വാമിത്തോപ്പിലൊക്കെ വരും, അവിടെ പോവും, അവിടെയും പലരെയും കണ്ടിരിക്കും. അത് കഴിഞ്ഞ് പിന്നെ അരുവിപ്പുറത്ത് വന്നപ്പോൾ പിന്നെ ഒരു ഒറ്റയ്ക്ക് പിന്നെ ജീവിതത്തിൽ ഒരിക്കലും ഒറ്റയ്ക്ക് ആയിട്ടില്ല. ചിലപ്പോൾ ഇടയ്ക്ക് ചെറിയ യാത്രകളൊക്കെ ഒറ്റയ്ക്ക് നടത്തിയിട്ടുണ്ടെന്നുള്ളതല്ലാതെ ജനങ്ങൾക്കൊപ്പം തന്നെയാണ് ജീവിച്ചത്. ഈ പറയുന്ന എന്താണ് പൊടിപ്പും തൊങ്ങലും വെച്ച കഥകളിലൊന്നും വലിയ കാര്യമില്ല, സമൂഹത്തിനോടൊപ്പം തന്നെയാണ് ഗുരു ജീവിച്ചത്. അരുവിപ്പുറത്തെന്താ ഗുരു പഠിപ്പിക്കുകയായിരുന്നു. പിന്നെ ഇടയ്ക്ക് ഒരു യാത്ര പോവും, യാത്ര പോകുമ്പം തന്നെ ഗുരു എന്താ ചെയ്യുന്നു, അങ്ങനെയുള്ള യാത്രകളല്ല. ഓരോ സ്ഥലത്ത് ചേരുന്നു, പരിചയമുള്ളവരെ അല്ലെങ്കിൽ പരിചയപ്പെടുന്നു, അവരെ ഗൃഹസ്ഥന്മാരുടെ വീട്ടിൽ താമസിക്കുന്നു, അവിടെ നിന്ന് അടുത്ത സ്ഥലത്തേക്ക് പോകുന്നു, പലപ്പോഴും അകമ്പടിക്ക് കൂടെ ആൾക്കാർ കാണും. പിന്നീട് പിന്നീട് ആകുമ്പോൾ യാത്രയിലൊക്കെ ഒരുപാട് പേര് കൂടുതൽ കാണും. കുറേ കഥകൾ ഇങ്ങനെ പറഞ്ഞ് പ്രചരിപ്പിക്കും, അതൊന്നും അക്ഷരാർത്ഥത്തിൽ എടുക്കുന്നുണ്ട്. ഒരു കാര്യം കൂടെ നമ്മൾ മനസ്സിലാക്കണം, അന്ന് കറണ്ടില്ലാത്ത ഒരു സമയമാണ്, ജനങ്ങളുടെ അന്ധവിശ്വാസം കൂടുതലാണ്. ഇന്ന് തന്നെ ആൾക്കാർ അന്ധവിശ്വാസങ്ങൾ പ്രചരിപ്പിക്കുമ്പോൾ അന്നത്തെ കാലത്ത് എന്തെല്ലാം പ്രചരിപ്പിച്ചിരിക്കും, ഇല്ലാ കഥകൾ. അതിനെ അങ്ങനെ കണ്ടാൽ മതി.